ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 12 ശ്ലോകം 13. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതം അശ്നുതേ അനാദിമത് പരം ബ്രഹ്മ നസത് തന്നാസദുച്യതേ. ഇതിന്റെ 4 പാദത്തില് നസത് തന്ന അസദുച്യതേ എന്ന ഭാഗം, സത് എന്നോ അസത് എന്നോ പറയാൻ കഴിയില്ല എന്നാണ് വാച്യാർത്ഥം. ജ്ഞേയമായിരിക്കുന്ന പരമാത്മാവ് സത്ശബ്ദം കൊണ്ടോ അസത് ശബ്ദം കൊണ്ടോ വെളിപ്പെടുത്താവുന്നതല്ല എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. സാധാരണ അറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഒന്നുകിൽ അസ്ഥി അല്ലെങ്കിൽ നാസ്തി, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. ഈ ദ്വന്ദ്വാത്മകമായ അനുഭവത്തിലൂടെ പരമാത്മാവിനെ അറിയാൻ കഴിയില്ല. എന്തുകൊണ്ടാണോ എന്നിവിടെ പറഞ്ഞത് അതീന്ദ്രിയമാണ്, മാത്രമല്ല ശബ്ദീക പ്രമാണഗമ്യമാണ്, ഇന്ദ്രിയഗ്രാഹ്യമല്ല. അത് മറ്റു വസ്തുക്കളെ പോലെ അതിനെ അസത്തെന്നോ സത്തെന്നോ അറിയാൻ കഴിയത്തില്ല. അതിന് ശ്രുതിയും പറയുന്നുണ്ട്, അന്യദൈവതം വിദിതാ അധോ അവിദ്യത അധി, അറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ്, അറിയാത്തതിൽ നിന്നും അന്യമാണ്. എന്തുകൊണ്ട് അതിനെ ശബ്ദം കൊണ്ട് ബോധിക്കാൻ കഴിയുന്നില്ല? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്, ശബ്ദസങ്കേതം അവിടെ പ്രവർത്തിക്കുന്നില്ല, ശബ്ദശക്തി അവിടെ പ്രവർത്തിക്കുന്നില്ല. ശബ്ദം കൊണ്ടൊരു വസ്തുവിനെ ബോധിക്കുന്നത് എങ്ങനെയാണ്? ജാതി, ക്രിയ, ഗുണം, സംബന്ധം, ഇതിലൂടെയാണ് ഒരു വസ്തുവിനെ നമ്മൾ ധരിക്കുന്നത്. ഇത്തരത്തിലിതിനെ ശബ്ദ അർത്ഥബോധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് പൂർവമീമാംസകരാണ്. അവരുടെ രീതി അനുസരിച്ച് ഞാൻ ഇവിടെ പറയുന്നു, ജാതി, ക്രിയ, ഗുണം, സംബന്ധം, അതിലൂടെയാണ് ശക്തിയെ ഗ്രഹിച്ചുകൊണ്ട് അർത്ഥത്തെ ബോധിക്കുന്നത്. അതാണ് സർവോഹി ശബ്ദോ അർത്ഥപ്രകാശനായ പ്രയുക്ത ശ്രൂയമാണസ്ഥ ശ്രോതൃഭി ജാതി, ക്രിയ, ഗുണസംബന്ധദ്വാരേണ സങ്കേതഗ്രഹണം സവ്യപേക്ഷ അർത്ഥം പ്രത്യായി നാന്യഥ അദൃഷ്ടത്വ തദ്യഥ. അതിന് ഓരോന്നിനും ഉദാഹരണം. ശബ്ദത്തിന്റെ ജാതിയിലുള്ള സംബന്ധം അല്ലെങ്കിൽ ശബ്ദശക്തി ജാതിയെ ബോധിപ്പിച്ചുകൊണ്ട് വസ്തുവിനെ ബോധിപ്പിക്കുന്ന, പദാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഉദാഹരണമാണ് ഗൗ അശ്വ ഇതിവ ജാതി. ഗൗ അശ്വ, ഗോ എന്ന് പറയുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ശ്രോതാവിന് ഗോവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു. പശുവും കാളയും എല്ലാം ഗോവാണ്, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു, അറിവുണ്ടാവും. അതങ്ങനെ ജാതിത, അവിടെ ശബ്ദം അതിൻ്റെ ശക്തിയിലൂടെ ഗോത്വജാതി അല്ലെങ്കിൽ അശ്വത്വജാതിയുമായി ബന്ധപ്പെട്ടിട്ട് ശ്രോതാവിന് ഗോത്വജാതിയുള്ള ഗോ അല്ലെങ്കിൽ അശ്വത്വജാതിയുള്ള അശ്വത്തെ ബോധിപ്പിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഗോ എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞ് ഒരാൾ ഗോ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ, ഒരു പ്രാണിയെ അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ വീണ്ടും ആ ശബ്ദം കേൾക്കുമ്പോൾ അത് വീണ്ടും ആ ഗോ എന്ന് പറയുന്ന വസ്തുവിൻ്റെ തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. മറ്റൊരു പ്രാണിയുടെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, ഗോവിന്റെ ജ്ഞാനം തന്നെ ഉണ്ടാകുന്നു. എന്തുകൊണ്ടത്? ഗോ എന്നുള്ള ശബ്ദത്തിലൂടെ ചില പ്രത്യേകതകളുള്ള ഗോ എന്ന് പറയുമ്പോൾ അതിന് കൊമ്പും വാലും ആടയും എല്ലാം ഉള്ള ഒരു പ്രാണി, അതിൻ്റെ ആകൃതിയിലൂടെ ഗ്രഹിക്കുന്ന ഒരു പ്രാണി, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ഗോ എന്നുള്ള ശബ്ദം ഒരു പ്രാണിയിൽ ഉള്ളൊരു വിശേഷതയെ ബോധിപ്പിക്കുന്നു. ആ വിശേഷത എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഗോക്കളിലും അനുസ്യൂതമായിരിക്കുന്നതും ഗോ അല്ലാതെ മറ്റൊന്നിലും ഇരിക്കാത്തതുമായ, അതാണ് ആ ഗോവിൽ ഇരിക്കുന്ന ഒരു പ്രത്യേകത. അത് എന്താണ്? പ്രത്യേകിച്ച് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഗോത്വം എന്ന് പറയുന്നത്. ഗോത്വം എന്ന് പറയുന്നത് ഗോവിൽ കൽപ്പിക്കുന്ന ഒരു ധർമ്മമാണ്. അത് ഗോവിന്റെ എന്തെങ്കിലും പ്രത്യേകതയാണോ? അതിൻ്റെ വാലാണോ കൊമ്പാണോ തലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോന്നുമല്ല. എന്നാൽ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഗോവിനെ അസാധാരണമായി ബോധിപ്പിക്കുന്നതും മറ്റ് പ്രാണികളിൽ നിന്ന് വേർതിരിക്കുന്നതുമായ ഗോവിലിരിക്കുന്ന ഒരു ധർമ്മം, ഒരു വിശേഷധർമ്മം, അതിനാണ് ഗോത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോവിൻ്റെ ജാതി എന്ന് പറയുന്നത്. അതുപോലെ ഓരോ വസ്തുവിലും ഓരോ പദാർത്ഥങ്ങളിലും അതിലിരിക്കുന്ന അനന്യസാധാരണമായ ഒരു വിശേഷധർമ്മം, അത് ശബ്ദത്തിലൂടെ ആ വസ്തുവിനെ ബോധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്വജാതിയുള്ള ഏതോ അതിനെ ബോധിക്കും. അപ്പോൾ ഗോ എന്ന് പറയുന്ന ശബ്ദം എന്ത് ചെയ്യുന്നു? ആ ശബ്ദം ഗോത്വം എന്ന് പറയുന്ന ജാതിയിലൂടെ ഗോവിനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഗോ എന്നുള്ള ശബ്ദത്തിലൂടെ നമ്മൾക്ക് മറ്റ് പ്രാണികളെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നില്ല, മറിച്ച് എല്ലാ ഗോക്കളെക്കുറിച്ചും ഏത് സമയത്ത് എവിടെ കേട്ടുകഴിഞ്ഞാലും ഗോ എന്നുള്ള ആ പ്രാണിയെ തന്നെ ബോധിക്കാൻ കഴിയുന്നു. ഇത് ജാതിയിലൂടെ ശബ്ദം, അല്ലെങ്കിൽ ജാതിയെ മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട് ശബ്ദം വസ്തുവിനെ ബോധിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. അശ്വം എന്ന് പറയുന്നിടത്ത് അശ്വത്വ ജാതി, മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് മനുഷ്യത്വ ജാതി, ഇങ്ങനെ ജാതിയിലൂടെ ബോധിപ്പിക്കുന്നു. അവിടെ ശബ്ദം മുഖ്യമായി ആശ്രയിക്കുന്നത് ജാതിയാണ്. അതുകൊണ്ടാണ് അവിടെ ജാതി കൊണ്ട് അർത്ഥത്തെ ബോധിക്കുന്നു എന്ന് പറയുന്നത്. ആ ജാതി എന്ന് പറയുന്ന ആ വസ്തുവിലിരിക്കുന്ന സാമാന്യ ധർമ്മം, അതിനാണ് ജാതി എന്ന് പറയുന്നത്. ഇത് പോലെ തന്നെ പചതി പഠതി ഇവ ക്രിയാത, പചതി പഠതി എന്നെല്ലാം പറയുന്ന ക്രിയാരൂപങ്ങളാണ്, മറ്റു നാമരൂപങ്ങളാണ്. ഗോ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു, പദാർത്ഥത്തെ. പചതി പഠതി എന്ന് പറഞ്ഞാലോ പാകക്രിയ അല്ലെങ്കിൽ പഠനക്രിയയെ ബോധിപ്പിക്കുന്നു മുഖ്യമായിട്ട്. അതിനെ മാത്രമല്ല ബോധിപ്പിക്കുന്നത്, ഒരു ശബ്ദത്തിനും ഒരർത്ഥം മാത്രമായിട്ടില്ല, ഒരു ശബ്ദം തന്നെ അനേക അർത്ഥങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട് ഒരേ സമയം. ഒരു പ്രാണിയെ ബോധിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ സംഖ്യ, ലിംഗം തുടങ്ങി അനേക കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയകൾ. പക്ഷെ അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മുഖ്യമായിരിക്കുന്നത് പച്ചതി പഠതി തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ പ്രധാനമായി ബോധിപ്പിക്കുന്ന എന്തിനെ? ക്രിയയാണ്, പ്രവൃത്തിയാണ് ബോധിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഇത് പച് ധാതു അല്ലെങ്കിൽ പഠുധാതുവിൽ നിന്നും ക്രിയ ബോധിപ്പിക്കുന്നതിന് വേണ്ടി നിഷ്പന്നമായ ഒരു ശബ്ദമാണ്. ക്രിയ എന്ന് പറയുന്നത് ധാത്വർത്ഥമാണ്, ധാതുവിന്റെ അർത്ഥമാണ് ക്രിയ. ആ ധാത്വർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമായി. മറ്റെന്തെല്ലാം അർത്ഥങ്ങളെ ബോധിപ്പിച്ചാലും അവിടെ പ്രാധാന്യം ക്രിയയ്ക്കാണ്. അതിനെ ബോധിപ്പിക്കുന്ന ശബ്ദമായതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ശബ്ദം പചതി എന്ന് പറയുന്ന ശബ്ദം, അത് ഒരു ശ്രോതാവ് ശ്രമിക്കുമ്പോൾ ആ ശബ്ദം ക്രിയയോട് ബന്ധപ്പെട്ടിട്ട് നേരിട്ട് ക്രിയയോട് ബന്ധപ്പെട്ടിട്ട് അത് ഏത് ക്രിയയാണെന്ന് വിശേഷമായി ബോധിപ്പിക്കുന്നു. പശുധാതു അത് വിശേഷിച്ച് പച്ചനക്രിയയാണ്. പഠുധാതു അത് വിശേഷിച്ച് പാകക്രിയയാണ്. ഇങ്ങനെ വിശേഷക്രിയകളെ ബോധിപ്പിക്കുന്നു. അതാണ് പചതി, പഠതി തുടങ്ങിയ സ്ഥലങ്ങൾ. ഇനി ഗുണത്തിൽ ബോധിപ്പിക്കുന്നു. ഗുണത്തിലൂടെ ഗുണത്തെ ബോധിപ്പിക്കുന്നു. ഗുണത്തിലൂടെ ചിലപ്പോൾ വസ്തുവിനെ ബോധിപ്പിക്കുന്നു. അതിനുദാഹരണമാണ് അടുത്ത് ശുക്ലഹ കൃഷ്ണ. ശുക്ലഹ എന്ന് പറഞ്ഞാൽ വെളുപ്പ് നിറം, കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുത്ത നിറം. കറുത്ത നിറമെന്നോ കറുത്ത നിറമുള്ള വസ്തുവെന്നോ എടുക്കാം. ഇതെല്ലാം നിറങ്ങളെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ശബ്ദങ്ങളാണ്. ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ശ്രോതാവിന്റെ മനസ്സിൽ വരുന്ന എന്താണ്? ഗുണങ്ങളാണ്. അപ്പൊ കൃഷ്ണ എന്നുള്ള ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദത്തിലൂടെ ഒന്നുമില്ല നിറത്തെ, നിറം ഗുണമാണ്, അതിനെ ബോധിക്കും. അല്ലെങ്കിൽ ആ ഗുണത്തിലൂടെ നിറത്തിലൂടെ ആ നിറമുള്ള വസ്തുവിനെ ബോധിപ്പിക്കും. അത് രണ്ടു തരത്തിലുമാകാം. എന്തായാലും അവിടെ ശബ്ദം ശബ്ദശക്തിയിലൂടെ നേരിട്ട് ബന്ധപ്പെടുന്നത് ആ ഗുണത്തോടാണ്. ഗുണത്തിലൂടെ മറ്റു വസ്തുക്കളെ ബോധിപ്പിക്കും, അല്ലെങ്കിൽ ഗുണത്തെ തന്നെ ബോധിപ്പിക്കുന്നു. ധനി ഗോമാൻ ഇതിവ സംബന്ധത. ധനി ധനമുള്ളവൻ, ഗോമാൻ ഗോ ഉള്ളവൻ, പശു ഉള്ളവൻ. ഇവിടെ എന്താണ്? സംബന്ധത്തിലൂടെ വസ്തുവിനെ ബോധിപ്പിക്കുന്നു. ധനം അസ്യ അസ്ഥീതി ധനി, ധനം ഉള്ളവന് ധനി എന്ന് പറയുന്നു. ഗോ അസ്യ അസ്ഥീതി ഗോമാൻ, ഗോ ഉള്ളവന് ഗോമാൻ എന്ന് പറയുന്നു. ധനം ഉള്ളവനെന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രത്യയം വന്നിട്ടാണ് ധനി എന്ന് വരുന്നത്. ഗോ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ മതുവർത്ഥത്തിലുള്ള പ്രത്യയങ്ങളാണിതന്നെ. ഉള്ളത് ഉടമസ്ഥൻ, അതിന് കാണിക്കുന്ന പ്രത്യയങ്ങളാണ്. ഗോമാൻ എന്ന് വരുന്നു. ഇത്തരം സ്ഥലങ്ങളിലെല്ലാം എന്ത് വരുന്നു? ഈ ശബ്ദം വാസ്തവത്തിന് എന്തിനാണ് ബോധിപ്പിക്കുന്നത്? ധനവും ധനമുള്ളവനുമായിട്ടുള്ള ബന്ധം. ധനി എന്ന് പറഞ്ഞാൽ ധനസ്വാമി, ധനത്തിന് ഉടമ. ഗോമാൻ എന്ന് പറഞ്ഞാലോ ഗോസ്വാമി, ഗോവിന് ഉടമ. അപ്പൊ ആ ഉടമസ്ഥതയെ ബോധിപ്പിക്കുന്നു. അതാണ് ഉടമസ്ഥതയെ ബോധിപ്പിക്കണമെങ്കിൽ എന്തുകൊണ്ട് രണ്ട് വസ്തുക്കൾ വേണം? ഒന്ന് ധനം, മറ്റൊന്ന് ധനത്തിനുടമ. ഗോവ് ഗോവിനുടമ. രണ്ട് വസ്തുക്കളുണ്ടെങ്കിൽ ആ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള ബന്ധത്തെയും ബോധിപ്പിക്കുന്നു. ധനവും അതിന്റെ ഉടമയും തമ്മിലുള്ള ബന്ധം. അതാണ് ധനി എന്നുള്ള ശബ്ദം ബോധിപ്പിക്കുന്നു. ഗോവും ഗോവിന്റെ ഉടമയും തമ്മിലുള്ള ബന്ധം, അതാണ് ഗോമാൻ ബോധിപ്പിക്കുന്നു. ഇതാണ് സംബന്ധഗ്രഹണമെന്ന് പറയുന്നത്. സ്വാമിത്വത്തെ ബോധിപ്പിക്കുന്നു. സ്വസ്വാമി സംബന്ധം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബന്ധത്തെ ബോധിപ്പിച്ചു, അല്ലെങ്കിൽ ആ ബന്ധത്തിലൂടെ വസ്തുക്കളെ ബോധിപ്പിക്കുന്നു. ആ ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ ധനത്തെക്കുറിച്ചും ധനവാനെക്കുറിച്ചും അറിയാം. ധനി എന്ന് പറഞ്ഞാലും ധനവാൻ എന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെ. ഗോവിനെക്കുറിച്ചും ഗോ ഉള്ളവനെക്കുറിച്ചും അറിയാം. അപ്പൊ സംബന്ധത്തിലൂടെ അവിടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. മുഖ്യമായി ഭാഷാശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ജാതി, ക്രിയ, ഗുണം, സംബന്ധം, ഈ നാല് തരത്തിലാണ് ശബ്ദം അർത്ഥവുമായി ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ശക്തി ഈ നാലെണ്ണത്തിനോട് ആയിട്ടാണ് നിലനിൽക്കുന്നത്. സർവശബ്ദങ്ങളും അനന്ത ശബ്ദങ്ങളുണ്ട്. ഈ അനന്ത ശബ്ദങ്ങളും അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് ഇതിനേതിൻ്റെങ്കിലും ഒന്നിനെ ആശ്രയിക്കുന്നു. കൂടുതൽ ഇതിനെ വിഭജിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇതുപോലെയുള്ള ആശ്രയങ്ങളെ കണ്ടെത്താൻ കഴിയും. ഇത് പൊതുവായി സാമാന്യമായി നാലായി വിഭജിച്ചിട്ട് പറയുകയാണ്. അപ്പൊ ശബ്ദത്തിന് ഇത്തരം ഘടകങ്ങളെ ആശ്രയിക്കാതെ അർത്ഥത്തെ ബോധിപ്പിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ശബ്ദത്തിന് ബ്രഹ്മത്തെ ബോധിപ്പിക്കാനുള്ള ശേഷിയില്ലാതാണ് എടുത്ത് പറയുന്നത്. ഇന്നത് ബ്രഹ്മ ജാതിമത്, ബ്രഹ്മത്തിൽ ജാതിയില്ല, അവിടെ നിർധർമ്മകമാണ്. ജാതി എന്ന് പറയുന്നത് എന്താണോ, സാധാരണ ധർമ്മമാണ്. അത് ഒന്നിനെ വിശേഷിച്ച് ബോധിപ്പിക്കുന്നതും മറ്റുള്ളതിൽ നിന്ന് തന്നെ വേർതിരിച്ച് കാണിക്കുന്നതുമാണ്. ഒരു വസ്തുവിന്റെ അസാധാരണമായ ധർമ്മമാണ്, ഒരു വസ്തുവിൽ മാത്രം കാണുന്നതാണ്. ബ്രഹ്മമാണെങ്കിലും നിർധർമ്മകമാണ്, ധർമ്മങ്ങളൊന്നുമില്ല, നിർഗുണമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ജാതിയില്ല. അതോന സദാദി ശബ്ദവാച്യം, അതുകൊണ്ട് സത് അസത് ചിത് ആനന്ദം ഏതെങ്കിലും ഒരു ശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ സാധ്യമില്ല. നാഭി ഗുണവത്, ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് എന്താണ്, നിർഗുണം എന്നാണ്, ഗുണമില്ല. ജ്ഞാനം, ഇച്ഛ തുടങ്ങിയൊന്നും അതിന്റെ ഗുണങ്ങളല്ല, ഒന്നും ബ്രഹ്മത്തിന്റെ ഗുണങ്ങളല്ല. അത് പരമാർത്ഥത്തിൽ നിർഗുണമാണ്. അതിനെ ജീവന്റെ ഗുണങ്ങളായി പറയാം. പരമാത്മ ഗുണങ്ങളല്ല, അത് നിർഗുണമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇങ്ങനെ ഗുണശബ്ദേന ഉച്ചത്, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഗുണങ്ങൾ അതിനെ ഗുണശബ്ദം കൊണ്ട് പറയാം. ഉദാഹരണം ജ്ഞാനം, ആനന്ദം തുടങ്ങിയ ശബ്ദങ്ങളെ കൊണ്ട് ബോധിപ്പിക്കാമായിരുന്നു. എങ്ങനെ ജ്ഞാനമുള്ളത്, ആനന്ദമുള്ളത്, അല്ലെങ്കിൽ അത് ജ്ഞാനസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്, ഈ രീതിയിലൊക്കെ ബോധിപ്പിക്കാമായിരുന്നു. പക്ഷെ പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നും ബോധിപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാനം, ആനന്ദം തുടങ്ങിയ ഗുണങ്ങളൊന്നും അത് പരമാത്മവസ്തുവിൻ്റെതല്ല, അത് നിർഗുണമാണ്. അതുകൊണ്ട് ഈ ശബ്ദങ്ങളെ കൊണ്ടൊന്നും അവനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. നിർഗുണത്വ, നിർഗുണമാണ്. ക്രിയാശബ്ദവാച്യം, ഇനി ക്രിയാശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. സാധാരണ പറയും ബൃഹത്വാദ് ബ്രഹ്മ, ബ്രഹ്മണാദ് ബ്രഹ്മ എന്നെല്ലാം പറയും. അങ്ങനെയൊന്നും അതിനെ പരമാർത്ഥത്തിൽ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. ശബ്ദത്തിലൂടെ അത് ബോധിപ്പിക്കാൻ, ശബ്ദശക്തിയിലൂടെ അതിനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിൽ, സത്യം, ജ്ഞാനം, ആനന്ദം എന്നെല്ലാം പറഞ്ഞ് ഗുണത്തിലൂടെ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആണ് ബ്രഹ്മ ക്രിയാ അർത്ഥമുള്ള ബ്രഹ്മശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ക്രിയാർത്ഥത്തിലുള്ള ആത്മശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതും സാധ്യമല്ല. എന്തുകൊണ്ട്? നിഷ്ക്രിയത്വം, പരമാർത്ഥത്തിലും നിഷ്ക്രിയമാണ്. ബ്രഹ്മശബ്ദത്തിന്റെയോ അല്ലെങ്കിൽ ആത്മശബ്ദത്തിന്റെയോ എല്ലാം വ്യുത്പത്തി പറഞ്ഞാൽ അവിടെ ക്രിയാർത്ഥം വരും. പക്ഷേ അങ്ങനെയല്ല, ആ ശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ബ്രഹ്മത്തെ അങ്ങനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? നിഷ്കളം, നിഷ്ക്രിയം, ശാന്തം, നിഷ്കലമാണ്, അതിൽ അംശങ്ങളില്ല. നിഷ്ക്രിയമാണ്, ക്രിയകളില്ല, അശാന്തമാണ് ഇത് ശ്രുതേഹ്. പിന്നെ ബ്രഹ്മം, ആത്മാ, സച്ചിത് ആനന്ദം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ബോധിപ്പിക്കുന്നതോ? അതൊന്നും വാച്യരൂപത്തിലല്ല ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം പറയാം. എന്താണത്? ലക്ഷ്യമായി ബോധിപ്പിക്കുന്നു, ആ ശബ്ദത്തിന്റെ ലക്ഷ്യമായി. അതും യാതൊരു തരത്തിലുള്ള ശബ്ദ സംബന്ധവും കൂടാതെ. അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. എന്നുവച്ച സംബന്ധികത്വാദ് അദ്വയത്വാദ് അവിഷയത്വാദ് ആത്മത്വാച്ച നക്കേനജി ശബ്ദേന ഉച്യതേ ഇതി യുക്തം. ഇതിന് വാസ്തവത്തിൽ ഒന്നുമായിട്ട് സംബന്ധമില്ല. ഇത് അദ്വയമാണ്, അവിഷയമാണ്. മാത്രം അതാണ് സർവത്തിന് സ്വരൂപമായിരിക്കുന്നത്, സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്ന. അതുകൊണ്ട് ഇന്നൊക്കെ എനിക്ക് ശബ്ദേന ഉച്ചത്തെ ഒരു ശബ്ദം കൊണ്ട് തന്നെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. ഇത് യുക്തം. അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് യഥോ വാചോ നിവർത്തന്തേ ഇത്യാദി ശ്രുതി. ശ്രുതി എന്ന് പറയുന്നു ശബ്ദം പിന്മാങ്ങുന്നു, ശബ്ദം അവിടെ അസമർത്ഥമായിരിക്കുന്നു, ഇതിനെ ബോധിപ്പിക്കുന്നതിന് അതിന് ശേഷിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു ശബ്ദവും അതിൻ്റെ സങ്കേതത്തിലൂടെ അതിൻ്റെ ശക്തിയിലൂടെ ബ്രഹ്മവസ്തുവുമായി ബന്ധപ്പെട്ട് ശ്രോതാവിന് ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് ആശ്ചര്യവത് പശ്യതി കർച്ചിതേനും ആശ്ചര്യവത് വദതി ആശ്ചര്യവത് ശൃണോതി എന്നെല്ലാം മുമ്പ് പറഞ്ഞത്. ശബ്ദത്തിന് അതിനെ ബോധിപ്പിക്കാനുള്ള ശക്തി ഇല്ലെങ്കിലും ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. കാരണം അങ്ങനെ അല്ലാതെ അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ച് ധരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോഴും എങ്ങനെയാണ്? ആ ശബ്ദങ്ങളുടെ വാച്യമായി അതിനെ ധരിക്കാനല്ല, ആ ശബ്ദങ്ങളിലൂടെ അതിനെ ലക്ഷീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത്. അതെങ്ങനെ ഈ ശബ്ദങ്ങളിലൂടെ അതിനെ ലക്ഷീകരിക്കാം? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ സത് ന സത് അസത് ഉച്ചതേ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണോ, അത് സത്വമല്ല അസത്വമല്ല. ഒന്ന് അതിന് ശബ്ദം സത് എന്നുള്ള ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ അസത്ത് എന്നുള്ള ശബ്ദം കൊണ്ടോ അതിനെ ബോധിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ സത്ത് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെന്തോ അർത്ഥപ്രതീതിയാണോ ഉണ്ടാകുന്നത്? സാധാരണഗതി അതല്ല പരമാത്മാവ്. അല്ലെങ്കിൽ അസത്ത് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് അർത്ഥബോധമാണോ ഉണ്ടാകുന്നത്? അർത്ഥബോധമല്ല പരമാത്മാവ്. നമ്മൾ സാധാരണ പറയുന്നു ആത്മബോധം, ആത്മജ്ഞാനം, ഈശ്വരജ്ഞാനം എന്നൊക്കെ പറയുന്നു. മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ബോധമണ്ഡലത്തിൽ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ സ്ഫുരിക്കുന്ന ബോധം, ആ ബോധത്തിന് വിഷയമായിരുന്ന ഒന്നല്ല ഈശ്വരൻ. ഏത് ശബ്ദം ശ്രവിച്ചാലും നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ടാകും. ആ ശബ്ദത്തിനനുസൃതമായൊരു സ്ഫുരണം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ സ്ഫുരണത്തിന് ബോധത്തിന് വിഷയമായിരിക്കുന്നതാണ് പരമാത്മാവ് എന്ന് ധരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നു ജ്ഞാനിയാണ്, ബോധമുള്ളവനാണ്, ഇതെല്ലാം ധരിക്കുമ്പോൾ നമ്മൾ എന്താണ് ധരിക്കുന്നത്? അജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുന്നവൻ എന്നാണ് ധരിക്കുന്നത്. സാമാന്യമായി ഈശ്വരനെ അറിയുന്നവനാണ്. ഇവിടെ പറയുന്നത് എന്താണോ, അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരു ബോധത്തിന്റെ സ്ഫുരണത്തിന് വിഷയമാകുന്ന ഒന്നല്ല, ബോധം കൊണ്ട് പരിച്ഛിന്നമാക്കാവുന്ന ഒന്നല്ല ഈശ്വര തത്വം. അതുകൊണ്ടാണ് അതിന് ആ വിഷയം, അത് അറിവിന് വിഷയമല്ല എന്ന് പറയുന്നത്. ആരുടെയും അറിവിന് വിഷയമല്ല. ജ്ഞാനി എന്ന് പറയുന്ന ആളിൻ്റെയോ അല്ലെങ്കിൽ അജ്ഞാനി എന്ന് പറയുന്ന ആളിൻ്റെയോ അറിവിന് വിഷയമല്ല. ഒരറിവിനും അത് വിഷയമല്ല. അങ്ങനെ അതിനെ ധരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ ശബ്ദങ്ങളിലൂടെയാണ് ധരിക്കുന്നത് ഈശ്വരൻ. ഒരിക്കലും ശബ്ദങ്ങളിലൂടെ ധരിക്കുന്ന അല്ലെങ്കിൽ ശബ്ദബോധത്തിന് വിഷയമായ ഒന്നല്ല പരമാത്മതത്വം. അതുകൊണ്ടാണ് അതിന് ആശ്ചര്യവത് വദതി ആശ്ചര്യവത് ശൃണോതി എന്നെല്ലാം പറയുന്നത്. അതാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. ജ്ഞേയം യത് തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാ അമൃതമശ്നുതേ അനാദിമത് പരം ബ്രഹ്മ ന സത്തം ന സദുച്യതേ. ഈശ്വര തത്വം അത് ജ്ഞേയമാണെന്നാണ് പറഞ്ഞത്. ഇത് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നു. എന്താണ് ജ്ഞേയമെന്തോ അതിനെക്കുറിച്ച് പറയാമെന്നാണ്. എന്നിട്ട് പറയുന്നു അത് ജ്ഞാനത്തിന് വിഷയമല്ല, അറിവിന് വിഷയമല്ല എന്ന് പറഞ്ഞു. ആരുടെയും അറിവിന് വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്നതിന് വീണ്ടും വൈരുദ്ധ്യം തോന്നുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്, സർവതപ്പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം സർവതശ്രുതിമന്ദോകേ സർവം ആവൃത്യ തിഷ്ഠതി. സത്ശബ്ദപ്രത്യ അവിഷയത്വാത് അസത്വാശങ്കായാം യേസ്യ സർവപ്രാണികരണോപാധിദ്വാരേണ തദാ അസ്തിത്വം പ്രതിപാദയൻ തദാശങ്കാനിവൃത്യർത്ഥമാഹ. സത്ശബ്ദപ്രത്യ അവിഷയത്വാത് സത്ശബ്ദം കൊണ്ട് നമുക്കുണ്ടാകുന്ന ബോധം, സത് ഉണ്മ എന്നെല്ലാം ഉണ്ടാകുന്ന ആ ബോധം, ആ ബോധത്തിന് ഇത് വിഷയമല്ല. ഒരു ബോധത്തിനും അത് വിഷയമല്ല. ഈശ്വരനെന്നോ പരമാത്മാവെന്നോ ബ്രഹ്മമെന്നോ ഒരു ശബ്ദത്തിൻ്റെയും ഒരു ശബ്ദത്തിൽ നിന്നും ഉണ്ടാകുന്ന ബോധത്തിനത് വിഷയമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് അസത്തായി അജ്ഞേയമായി എന്ന് ശങ്ക വരാം. അസത്വാശങ്കായ അത് പരിഹരിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെയല്ല, ഇവിടെ അജ്ഞേയമാണ്, നിങ്ങൾ അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഈ പരമാത്മാവ് സർവപ്രാണികരണ ഉപാധിദ്വാരേണ തദസ്തിത്വം പ്രതിപാദിക്കുന്നു. സർവപ്രാണി കരണങ്ങൾ, സർവപ്രാണിയുടെയും കരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സുൾപ്പെടെയുള്ള അത് ഉപാധിയാണ്. ആ ഉപാധിയിലൂടെ തത് അസ്തിത്വം പ്രതിപാദിക്കുന്നു, അതിൻ്റെ അസ്തിത്വത്തെ പ്രതിപാദിക്കുകയാണ്. പ്രതിപാദിച്ചുകൊണ്ട് തദാശങ്ക നിവൃത്തിയർത്ഥം, ആ ബ്രഹ്മം അസത്താണ്, അതില്ലാത്തതാണെന്നുള്ള ആശങ്കയെ പരിഹരിക്കാൻ വേണ്ടി അടുത്ത് പറയുന്നു സർവതഃ പാണിപാദം. രണ്ട് രീതിയിലാണ് ഇതിനെ ബോധിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞുള്ള ഒന്ന് വിധി മുഖേന, മറ്റൊന്ന് നിഷേധ മുഖേന. ഒന്നുകിൽ പറയും ഇതൊന്നും അതല്ല എന്ന് പറയും, നേതി നേതി, അതാണ് നേരത്തെ പറഞ്ഞത്, ഇതൊന്നും അതല്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് വാക്കിനും ബുദ്ധിക്കും വിഷയമല്ലാതെ. അങ്ങനെ പറയുമ്പം അവരുടെ മനസ്സിൽ വീണ്ടും നാസ്തിത്വ ശങ്കം വരും. അങ്ങനെയാണെങ്കിൽ ഇതില്ലാത്തതാണല്ലോ, അറിയാൻ വയ്യാത്തതാണ്, ധരിക്കാൻ കഴിയാത്തതാണെങ്കിൽ പിന്നെ അത് അതിൻ്റെ നാസ്തിത്വമാണ് മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല, ഇതെല്ലാം അത് തന്നെ, അതാണ് രണ്ടാമത്തെ വഴി. അങ്ങനെ മനസ്സിലാക്കും, ഇതെല്ലാം അത് തന്നെ, അങ്ങനെയും മനസ്സിലാക്കും. അതാണ് അടുത്ത് പറയുന്നത് സർവതഃ പാണിപാദം. സർവതഃ പാണയ പാദാശ്ചാണിപാദം, സർവത്ര പാണിപാദങ്ങളുള്ളതാണത് എന്ന് പറഞ്ഞാൽ സർവപാണികളും സർവപാദങ്ങളും അതിൻ്റെ തന്നെ. അപ്പോൾ ആ ഈശ്വരന്റെ അപരിച്ഛിന്നമായ അഖണ്ഡമായ ഭാവത്തെ ബോധിപ്പിക്കുകയാണ്. ഓരോരുത്തരും വിചാരിക്കുന്ന എന്താണ്, എന്റെ പാണി എന്റെ പാദം അതെന്റേത്, അങ്ങനെ ധരിക്കുന്നു. ഇത് സർവ സാധാരണമായ അനുഭവമാണ്. എന്റെ പാണിപാദങ്ങളെല്ലാം എന്റെ സ്വന്തം, എന്നുവെച്ചാൽ എന്റെ അവയവങ്ങൾ, എന്റെ ഇന്ദ്രിയങ്ങൾ, അതെല്ലാം ഞാൻ അഭിമാനത്തോടുകൂടി എന്റേതെന്ന് കരുതിയിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും കരുതിയിരിക്കുന്നു. അവിടെ അത് ഭേദദൃഷ്ടി ഉറപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്, അവിടെ എന്റേത് എന്റേതെന്ന് പറയാൻ പ്രത്യേകിച്ച് പാണിപാദങ്ങളൊന്നുമില്ല, ഇതെല്ലാം ഈശ്വരന്റേതാണ്. സർവപാണിപാദങ്ങളും ഉടയവനായവൻ അതാണ് ഈശ്വരൻ. അതും മനസ്സിലാക്കാൻ എളുപ്പമെന്ന് തോന്നുമെങ്കിലും മനസ്സിലാകുന്നതല്ല. ശബ്ദാർത്ഥം മനസ്സിലാകും, പക്ഷെ തത്വാർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? പാണിപാദങ്ങളിൽ അഹന്തയോടെ മമതയോടെ ഇരിക്കുന്നവനത് മനസ്സിലാകത്തില്ല. സർവപ്രാണിപാദങ്ങളും ഒരാളിൻ്റെതാണ് എന്നുള്ളത്. അത് ഈ പ്രാണിപാദങ്ങളിലുള്ള അഹന്തയും മമതയും വിട്ടാലേ പിടികിട്ടത്തുള്ളൂ. കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും തത്വത്തിൽ ഗ്രഹിക്കാൻ അതും പ്രയാസമുള്ളതാണ്. രണ്ടും തുല്യം തന്നെ. ഇതൊന്നും അതല്ല, ഒരു ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വിഷമമാണ്. എല്ലാ ശബ്ദങ്ങളും അതിനെയാണ് ബോധിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. സർവപ്രാണികരണ ഉപാധിഭി ക്ഷേത്രജ്ഞ അസ്തിത്വം വിഭാവ്യത. അപ്പോൾ ഇവിടെ വിവേകിയുടെ നിലയെക്കുറിച്ച് പറയുന്നു. തൻ്റെ കരണങ്ങളിലൂടെയല്ല, സർവപ്രാണികളുടെ കരണങ്ങളിലൂടെയും ഈ കരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നവൻ, ഈ കരണങ്ങളെല്ലാം ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ക്ഷേത്രജ്ഞൻ, ആ ക്ഷേത്രജ്ഞന്റെ അസ്തിത്വത്തെയാണ് വിവേകി അറിയുന്നത്. അത് വിവേകിക്ക് അറിയാൻ പറ്റുന്നു, അജ്ഞനെ അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അജ്ഞൻ ഈ കരണങ്ങളെല്ലാം തൻ്റെതായി കരുതുന്നു. അതുകൊണ്ട് താൻ കാണുന്നു, താൻ കേൾക്കുന്നു, താൻ മണക്കുന്നു, താൻ രചിക്കുന്നു, ഈ അനുഭവത്തിൽ നിൽക്കുന്നു. ഈ അനുഭവത്തിൽ നിൽക്കുന്നവന് ക്ഷേത്രജ്ഞ അസ്തിത്വത്തെ ഈ കരണപ്രവർത്തനങ്ങളിലൂടെ ധരിക്കാൻ പറ്റത്തില്ല. വിവേകിയാണെങ്കിലോ അവിടെ സർവകരണങ്ങളിലൂടെയും സർവകരണങ്ങൾക്കും പ്രേരകമായി, അല്ലെങ്കിൽ സർവകരണങ്ങൾക്കും സത്താസ്ഫൂർത്തിയെ നൽകിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഈശ്വരാസ്തിത്വം എന്നയാൾ ധരിക്കുന്നു. ക്ഷേത്രജ്ഞസ്യ ക്ഷേത്ര ഉപാധിത ഉച്യതി. ക്ഷേത്രജ്ഞനെന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ട്? ഈ ക്ഷേത്ര ഉപാധി ക്ഷേത്രമാകുന്ന ശരീരം, ഈ കരണങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നതായ ശരീരത്തെ ഒരു ഉപാധിയായി സ്വീകരിച്ചുകൊണ്ടാണ് ക്ഷേത്രജ്ഞനെന്ന് പറയുന്നത് തന്നെ. ക്ഷേത്രജ്ഞ പാണിപാദാദിഭിർ അനേകധ ഭിന്നം. ഈ ക്ഷേത്രം ഈ ശരീരമാണെങ്കിലോ പാണി പാദം തുടങ്ങി അനേക രീതിയിൽ പലതായിരിക്കുന്നു. ക്ഷേത്ര ഉപാധി ഭേദകൃതം ച വിശേഷജാതം മിഥ്യായവ ക്ഷേത്രജ്ഞസേതി തത് അപനയനേന ഞേത്വം ഉക്തം ന സത് തന്ന അസദിച്ചതേ. രണ്ടു തരത്തിലും പറയുകയാണ്. ഒന്ന്, ഇതെല്ലാം ആ പരമാത്മാവിന്റെ ഉപാധികളായി സ്വീകരിച്ചുകൊണ്ട് ഈ ഉപാധികൾക്ക് സത്യം നൽകുന്നത്, അല്ലെങ്കിൽ ഈ ഉപാധികൾക്ക് പ്രേരകമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഉപാധികൾക്ക് അധിഷ്ഠാനമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഉപാധികളുടെ ലൗകികമായ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ബോധിക്കാമെന്നുള്ളത് എന്നുള്ള നിലയ്ക്ക് ഈ ഉപാധികളിലൂടെ ക്ഷേത്രജ്ഞനെ അറിയാം. അല്ലെങ്കിലോ നേരത്തെ പറഞ്ഞ രീതിയിൽ ക്ഷേത്ര ഉപാധി ഭേദകൃതം വിശേഷജാതം, ക്ഷേത്ര ഉപാധികൾ കൊണ്ട്, ക്ഷേത്ര ഉപാധികളുടെ ഭേദം കൊണ്ടുണ്ടായ ഇത് വിശേഷങ്ങൾ എന്താണ്? മനുഷ്യൻ, മനുഷ്യ ശരീരം, ആ ശരീരത്തിൽ തന്നെ പല ഭാഗങ്ങൾ, കൈ കാല് തല ഇങ്ങനെ പല ഭാഗങ്ങൾ, അതുപോലെ വിഭിന്ന ശരീരങ്ങൾ, മൃഗശരീരം, പക്ഷിശരീരം, ജഡം, ചേതനം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേത്രങ്ങളാണ്, വിശേഷ രൂപങ്ങളാണ്. ഇതെല്ലാം ഒന്ന് മറ്റൊന്നിൽ കാണാത്തതുകൊണ്ട് തന്നെ പരമാർത്ഥത്തിലില്ലാത്തതാണ്. പരമാർത്ഥത്തിൽ സത്യത്തിൽ നിലനിൽക്കുന്നതാണെങ്കിൽ അത് എല്ലായിടത്തും കാണും. ഇത് വസ്തു പരിച്ഛിന്നമാണ്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തു കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടെന്താണ് ഇതിനെ പരമാർത്ഥ സത്യമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കാണുമ്പോൾ ഈ കാണുന്ന സത്യമേ ഉള്ളൂ. സമൃദ്ധി സത്യം എന്ന് പറയും. കാണുമ്പോൾ സത്യമായി അനുഭവപ്പെടുന്നു, പക്ഷെ പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. എന്താണ് ഇതെല്ലാം? മിഥ്യായവ. പരമാർത്ഥ സത്യം അല്ലാത്തതുകൊണ്ടാണ് അതിനെ മിഥ്യ എന്ന് പറയുന്നത്. ഇല്ലാത്തതൊന്നുള്ള അർത്ഥത്തിലല്ല. ആ അർത്ഥം ധരിച്ചിട്ടാണ് നമ്മൾ മിഥ്യ നിഷേധിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, സത്ത് അസത്ത്, സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. അത് പരമാർത്ഥ സത്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ശരീരം മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ പറഞ്ഞത് വലിയ അസംബന്ധമായി പോകുന്നതുകൊണ്ട് ശരീരം ഉള്ളത് തന്നെയാണ്. ജനനം മുതൽ മരണം വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ശരീരത്തിനും മറ്റ് ശരീരങ്ങളിലും അസത്യത്വബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ അതിനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല എന്ന് പറയാ ഇപ്പോ ആ ശരീരം നശിക്കുമ്പോൾ. ഒരു ശരീരം നമ്മൾ കാണുന്നുണ്ട്, ഒരു ജീവൻ ആ ശരീരത്തെ വഹിച്ചു നടക്കുന്ന കാണുന്നുണ്ട്. ഒരിക്കൽ ആ ശരീരം നശിക്കുന്നു, അത് കത്തി ചാമ്പലായി പോകുന്നു, അല്ലെങ്കിൽ അഴുകിപ്പോകുന്നു. അത് നമ്മുടെ ദൃഷ്ടിപഥത്തിന് വിഷയം അല്ലാതായി തീരുമ്പോൾ നമുക്ക് പറയാം അതില്ല എന്ന് പറയും, അസത് എന്ന് പറയും. ഇവിടെ പറയുന്ന എന്താണ്? മിഥ്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വിശേഷജാതം മുഴുവൻ മിഥ്യയാണ്, അത് പരമാർത്ഥ സത്യമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും അതിനോട് എതിർപ്പുണ്ടാകാൻ വഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ തന്നെ അതിന്റെ നാശത്തെ കാണുന്നു. സ്വയം നമ്മളതിന്റെ നാശത്തെ കാണുമ്പോൾ അത് പരമാർത്ഥ സത്യമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണത്? മിഥ്യയാണ്, പരമാർത്ഥ സത്യമല്ല. പിന്നെ എന്താ പരമാർത്ഥ സത്യം? പരമാർത്ഥ സത്യത്തെ നമ്മൾ കാണാൻ പറ്റുന്നില്ല. അതിനെല്ലാം സത്താ സ്ഫൂർത്തി നൽകിക്കൊണ്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ക്ഷേത്രജ്ഞസ്യ, ക്ഷേത്രജ്ഞന്റെ ഈ വിശേഷം, ആ ക്ഷേത്രജ്ഞനാണ് പരമാർത്ഥ സത്യം. ആ ക്ഷേത്രജ്ഞന്റെ വിശേഷമായിരിക്കുന്ന, പരിച്ഛിന്നമായിരിക്കുന്ന ഈ ഉപാധികൾ, ഇത് പരമാർത്ഥ സത്യമല്ല, തത് അപനയനേന, അതിനെ നിഷേധിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിനെ നിഷേധിച്ചിട്ട് എന്ത് പറഞ്ഞു? നേയത്വം. നേയത്വത്തെ പറഞ്ഞു എന്താണ്? നസത് തന്ന അസത് വിച്ചത് സത്വമല്ല, അത് അസത്വമല്ല എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ എല്ലാ ഉപാധികളെയും നിഷേധിച്ചിട്ട് ഉപാധിരഹിതമായിരിക്കുന്ന അതാണ് പരമാത്മ തത്വം എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. അതൊരു വഴി. മറ്റൊരു വഴിയിൽ എന്താണ് ബോധിപ്പിക്കുന്നത്? ഇതെല്ലാം നമ്മൾ പരിച്ഛിന്നമായി കാണുന്ന, അല്ലെങ്കിൽ നമ്മുടേതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം, ഈ ശരീരം, അല്ലെങ്കിൽ ഈ ശരീരാവയവങ്ങൾ, ഇത് നമ്മുടേതല്ല, സ്വന്തമല്ല. ഇതെല്ലാം ആ പരമാത്മാവിൻ്റെതാണ് എന്ന് ധരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന്, ഇതിനെല്ലാം ഉടയവനായിരിക്കുന്ന ഒരുവൻ, ആ ഒരുവൻ ഈ സർവകർണങ്ങളിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സർവകർണങ്ങളിലൂടെയും പ്രവർത്തിക്കുന്ന ആരാണോ അതാണ് പരമാത്മാവ്. ഉപാധികൃതം മിഥ്യാരൂപം അപ്പി അസ്തിത്വ അധികമായ ജ്ഞേയധർമ്മവത് പരികൽപ്പിച്ചതേ സർവത പാണിപാദം ഇത്യാദി. ഈ ഓരോ ക്ഷേത്രവും ഓരോ ജീവനും അത് ഉപാധികൃതമാണ്, പരമാർത്ഥ സത്യമല്ല. കാരണം ആ ജീവഭാവം നഷ്ടപ്പെട്ടു പോകുന്നു, ആ ശരീരം നശിച്ചു പോകുന്നു. അപ്പൊ അതിന് സത്യമെന്ന് അങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് അത് പരമാർത്ഥ സത്യമല്ല. അത് പരമാർത്ഥമല്ലെങ്കിലും അസ്തിത്വ അധികമായ, പക്ഷെ ആ പരമാത്മാവിന്റെ അസ്തിത്വത്തെ ഈ മിഥ്യയായ ഉപാധികളിലൂടെ ഒരു വിവേകി ബോധ്യപ്പെടും. അവൻ തന്റെ ആ പരിച്ഛിന്ന ഭാവത്തെ പരിത്യജിച്ചാൽ മതി. തന്റെ ഈ ശരീരത്തിലുള്ള അഹന്തയെയും മമതയെയും വിടാൻ പരിശ്രമിച്ചാൽ മതി. പരിശ്രമിക്കുമ്പോൾ അവൻ മനസ്സിലാകുന്ന എന്താണ്? ഇത് സർവ അടുത്ത് പറയും എന്താണ്? ഹൃദയത്തിൽ സ്ഥിരമായി ഉറച്ചിരിക്കുന്നവൻ, അത് ആ പരമാത്മാവ് തന്നെയാണ്. അതിന്റെ പ്രവർത്തനമാണ് സർവ കർണങ്ങളിലൂടെയും സർവക്ഷേത്രങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അസ്തിത്വ അധികമായ ആ പരമാത്മാവിൻ്റെ അസ്തിത്വത്തെ ധരിക്കുന്നതിന് വേണ്ടി ജ്ഞേയ ധർമ്മവത് പരികല്പ്യ, പരമാർത്ഥത്തിൽ അത് സത്വം അസത്വം അല്ലെങ്കിലും ഇതിനെയെല്ലാം അതിൻ്റെ ധർമ്മമായി സ്വീകരിച്ചുകൊണ്ട് കൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് സർവതഃ പാണിപാദം. ഇത് പാണിപാദങ്ങളോട്, സർവപാണിപാദങ്ങളോടും കൂടിയതാണ്, അല്ലെങ്കിൽ സർവത്ര പാണിപാദങ്ങളോടും കൂടിയതാണ്, അല്ലെങ്കിൽ സർവരുടെയും പാണിപാദങ്ങൾ പരമാത്മാവിൻ്റെ പാണിപാദങ്ങളാണ്, അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ അദ്വൈതവും അദ്വൈതവും വിശിഷ്ട അദ്വൈതവും എല്ലാം ഇവിടെ ഒന്നാവുകയാണ്. എല്ലാ സിദ്ധാന്തങ്ങളും ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് ഓരോ ആചാര്യന്മാർ ഓരോ ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിച്ച് ഇത് അദ്വൈതമാണ്, ദ്വൈതമാണ്, വിശിഷ്ടാദ്വൈതമാണ് എന്നെല്ലാം സ്ഥാപിക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ എന്താണ് ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. സത്വം അസത്വം അല്ല എന്ന് പറയുമ്പോൾ അത് അദ്വൈതമായി, സർവപാണിപാദങ്ങളോടുകൂടിയവനെന്ന് പറയുമ്പോൾ അത് വിശിഷ്ട അദ്വൈതമായി. ജഗത് ശരീരനാണ് ഈശ്വരൻ എന്ന് പറയുന്നു രാമാനൻ, അത് തന്നെ ഇവിടെയും പറയും. അങ്ങനെ എല്ലാ തത്വങ്ങൾക്കും പ്രമാണമായിരിക്കും. ഓരോ ആചാര്യന്മാർ അതിൻ്റെ ഓരോ ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ആ ഭാഗത്തിൻ്റെ സ്പഷ്ടതയ്ക്ക് വേണ്ടി. എന്തുകൊണ്ട്? ശ്രോതാക്കൾ ഭിന്ന സംസ്കാരങ്ങളോട് വാസനകളോട് കൂടിയവരാണ്. ചിലർക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാകും, മറ്റൊന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർക്ക് താല്പര്യമുള്ളത് അവരുടെ വാസനയ്ക്കനുസരിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി പറയും. അദ്വൈതം അനുസരിച്ച് പറയണമെങ്കിൽ എങ്ങനെ പറയും? തഥാഹി സമ്പ്രദായ വിദാം വചനം. അദ്വൈത സമ്പ്രദായത്തെ അറിയുന്നവർ, നേരത്തെയും പറഞ്ഞിട്ടുള്ള സമ്പ്രദായത്തെ കണ്ട കാര്യം, അവർ പറയുന്നുണ്ടെന്നാണ്. അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത്തെ. നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചരഹിതമായ ആത്മാവ്. അതിനെ പ്രപഞ്ചത്തെ, അതിനെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. എല്ലാം അതിൻ്റെ വർണ്ണനകളാണ്. പരമാത്മാവിനെ വർണ്ണിക്കുന്ന എങ്ങനെ വർണ്ണിക്കാം? അത് പ്രപഞ്ചശൂന്യമായി വർണ്ണിക്കാം, അത് പ്രപഞ്ചധാരിയായി അതിനെ വർണ്ണിക്കാം, രണ്ടു തരത്തിലും വർണ്ണിക്കാം. നിർഗുണം എന്ന് പറഞ്ഞാലും അതിൻ്റെ വർണ്ണന, സഗുണമെന്ന് പറഞ്ഞാലും അതിൻ്റെ വർണ്ണന. പ്രപഞ്ചം സത്യം എന്ന് പറഞ്ഞാലും ആ പരമാത്മാവിൻ്റെ വർണ്ണന, കാരണം ആ പരമാത്മാവിൻ്റെ സത്വം അതാണ് പ്രപഞ്ചത്തിൽ പ്രതീതമാകുന്നത്. അത് കണ്ടുകൊണ്ടാണ് ഒരാൾ പറയുന്നത് പ്രപഞ്ച സത്യമാണ്. ഇനി പ്രപഞ്ച അസത്വമാണ്, മിഥ്യയാണെന്ന് പറഞ്ഞാലോ അതും അതിൻ്റെ വർണ്ണന. പ്രപഞ്ചത്തെ അതിനെ പ്രപഞ്ചനം ചെയ്യുകയാണ്, വിപുലമായി വർണ്ണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിഷ്പ്രപഞ്ചമെന്ന് പറയുന്നു, വർണ്ണിക്കാൻ കഴിയാത്തതിനെ വർണ്ണിക്കുന്നു. അതുകൊണ്ട് ആ വർണ്ണന ഏത് തരത്തിലും ആകാം, സത്തൊന്നും അസത്തൊന്നും എങ്ങനെയാകാം. അതിൽ അധ്യാരോപം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് സർവത പാണിപാദം സർവദോക്ഷി ശിരോമുഖം എന്ന് പറയുന്നു. സർവകൈകളും സർവകാലുകളും പരമാത്മാവിൻ്റേത് തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ആ പരമാത്മാവിനെന്ത് ചെയ്യുന്നു? കൈയും കാലും എല്ലാം വച്ചുപിടിപ്പിക്കുകയാണ് അവനെ വർണ്ണിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ പറയും എന്താണ്? അപവാദം, അതിനെല്ലാം നിഷേധിക്കുന്നു. അപവാദം മറ്റേ അധ്യാരോപം, നിർഗുണമാണ്, നിരഞ്ജനമാണ്, നിഷ്ക്രിയമാണ്, നിർവികൽപ്പമാണ് എന്നെല്ലാം പറയും. ഇത് രണ്ടും രണ്ടു തരത്തിലും ഇതിനെ പറയാം. ഇത് രണ്ടുകൊണ്ടും ആചാര്യന്മാര് ശാസ്ത്രം ഉദ്ദേശിക്കുന്ന എന്താണ്? അവന് പരമാത്മബോധമുണ്ടാകും, അതിന് ഏത് മാർഗത്തെ അവലംബിക്കും. അതിന് ഒന്നിന് അധ്യാരോപം എന്ന് പറയുന്നു, മറ്റൊന്നിന് അപവാദം എന്ന് പറയുന്നു. അധ്യാരോപം തന്നെ ചിലരത് സത്യമെന്ന് പറയുന്നു, ചിലരത് മിഥ്യയെന്ന് പറയുന്നു. അല്ലെങ്കിൽ അതിന് മറ്റു പല പേരുകളും പറയും. ചിലർ പറയുന്നത് സത്യവും മിഥ്യയുമാണ്, അങ്ങനെയും പറയുന്നു. ചിലർ പറയുന്നത് സത്യമല്ല മിഥ്യയല്ല അതിനും വേറെയാണെന്ന് പറയും. ഏതു തരത്തിൽ പറഞ്ഞാലും ശരി, ആ നിഷ്പ്രപഞ്ചമായിരിക്കുന്ന പരമാത്മാവിനെ ബോധിപ്പിക്കുകയാണ്. അതിന് പ്രപഞ്ചതയെ, അത് പ്രപഞ്ചത്തോടുകൂടി ഇരുന്നാലും നിഷ്പ്രപഞ്ചനാണ്. അതാണ് സമ്പ്രദായ വിദ്യകളായ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വര തത്വത്തെ ഒരാൾക്ക് മറ്റൊരാളെ ബോധിപ്പിക്കണമെങ്കിൽ സാധാരണഗതി ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും. ശബ്ദത്തെ ആശ്രയിക്കുമ്പോൾ ചിലപ്പോൾ ആ ശബ്ദത്തെ അംഗീകരിച്ചുകൊണ്ടും ചിലപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ടും എല്ലാം ബോധിപ്പിക്കും. അതുകൊണ്ട് അധ്യാരോപം അപവാദം ഈ രണ്ടു തരത്തിലും പറയുന്നത്, അതിലൂടെ എല്ലാം ബോധിപ്പിക്കുന്നത് ഈശ്വര തത്വത്തെ തന്നെ എന്നാണ്. അതുകൊണ്ട് രണ്ടു തരത്തിലും പറയാം. ഒരു ശബ്ദങ്ങളെ കൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം എല്ലാ ശബ്ദങ്ങളും ഇതിനെ തന്നെ സദാ വെളിപ്പെടുത്തുന്നു. ബോധമുള്ളവനിത് രണ്ടു പറയുന്നതിന് തമ്മിൽ ഒരു വ്യത്യാസമില്ല. ബോധമില്ലാത്തവൻ്റെ അടുത്ത് രണ്ടും പറഞ്ഞിട്ട് കാര്യവുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. സർവത്ര സർവദേഹാവയവത്വേന ഗമ്യമാന പാണിപാദാദയോ ജ്ഞേയ ശക്തി സദ്ഭാവ നിമിത്ത സ്വകാര്യായതി ജ്ഞേയ സദ്ഭാവലിംഗാനി ജ്ഞേയസ്യ ഉപചാരത ഉച്യന്തേ. സർവത്ര സർവദേഹാവയവത്വേന ഗമ്യമാന പാണിപാദാദയോ. ദേഹം എന്ന് പറയുമ്പോൾ തന്റെ ദേഹത്തെ മാത്രം എടുക്കണ്ട, സർവദേഹങ്ങളെയും എടുക്കണം. മനുഷ്യദേഹത്തെ മാത്രം എടുക്കണ്ട, സർവപ്രാണികളുടെയും ദേഹത്തെ എടുക്കാം. ഇനി പ്രാണനില്ലാത്തവരുടെ ദേഹത്തെ എടുക്കും, ജഡത്തെയോ ചേതനത്തെയോ എന്തിനേ എടുക്കാം. അങ്ങനെ സർവത്ര സർവദേഹാവയവത്വേന ഗമ്യമാന പാണിപാദാദയോ. അത് ചേതന ശരീരങ്ങളിലാണെങ്കിലോ അവിടെ നമ്മൾ പാണിപാദങ്ങളെല്ലാം കാണുന്നു, മനുഷ്യ മൃഗശരീരങ്ങളിലെല്ലാം. അത് ജ്ഞേയശക്തി സദ്ഭാവ നിമിത്ത സ്വകാര്യായി. അതെല്ലാം കാണുമ്പോൾ ഈ പാണിപാദാദികൾ ചലിക്കുന്നത് കാണുമ്പോൾ, ചലനം എന്ന് പറയുന്നത് ക്രിയയാണ്, കർമ്മമാണ്. പ്രാണം വ്യാപാരമാണ് ചലനം. ആ ചലനത്തിന് പിന്നിൽ ചേതനൻ വേണം, അല്ലെങ്കിൽ ചൈതന്യം വേണം. ചലനം ക്രിയയാണെങ്കിൽ ചൈതന്യം ജ്ഞാനമാണ്. ചേതനൻ ചൈതന്യമുള്ളവൻ ജ്ഞാനമുള്ളവൻ വേണം. അപ്പം അറിവുള്ളിടത്തെ ക്രിയ നടക്കും, അറിവില്ലെങ്കിൽ അവിടെ ക്രിയ നടക്കുന്നില്ല. ഇപ്പോൾ ബാഹ്യമായ സ്ഥൂലമായ പാണിപാദ ചലനങ്ങൾ, അത് സ്പഷ്ടമായി നമ്മൾ കാണുന്നു. എന്തുകൊണ്ട്? ആ ചലനങ്ങൾക്ക് പിന്നിൽ അറിവുണ്ട്. ഉള്ളിലിരിക്കുന്ന ചേതനനായ ജീവൻ അറിഞ്ഞ് ഇച്ഛിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പാണിപാദങ്ങളെല്ലാം ചലിക്കുന്നത്. ഈ ചലനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ക്രിയയിലൂടെ ആ ക്രിയയ്ക്ക് പ്രേരകമായിരിക്കുന്ന ജ്ഞാനശക്തിയെ, ചൈതന്യത്തെ, ചൈതന്യം എന്ന് പറഞ്ഞാൽ ക്രിയയല്ല അജ്ഞാനമാണ്, അറിവിനെ, ബോധത്തെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജ്ഞേയശക്തി. ആ ജ്ഞേയശക്തിയെ ഒരുവൻ അറിയേണ്ടതായിരിക്കുന്നതായ ആ ശക്തിയെ, ആ ശക്തിയുടെ സദ്ഭാവം, അതിൻ്റെ ഉണ്മയെ, ആ ഉണ്മ നിമിത്തം, ആ ഉണ്മ നിമിത്തമാണ് ബോധം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ചൈതന്യം. അതിൻ്റെ ഉണ്മ ആണ് കർമ്മത്തിന്, പ്രാണപ്രവൃത്തിക്ക്, ഊർജപ്രവൃത്തിക്ക് കാരണമായിരിക്കുന്നത്. എന്ന് മനസ്സിലാകുന്നു. സ്വകാര്യ അതെല്ലാം എന്താണ്? ആ എല്ലാ ഊർജ പ്രവൃത്തികളും ചൈതന്യകാര്യമാണ്. അതിന് പിന്നെ ചൈതന്യം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ എവിടെയാണോ പ്രാണപ്രവൃത്തി അല്ലെങ്കിൽ ഊർജ പ്രവൃത്തി സംഭവിക്കുന്നത്, അതിന്റെ പിന്നിൽ ചൈതന്യം, ബോധം, അറിവ് ഉണ്ട്. അറിവിന്റെ കാര്യമാണ് ഇത്. അനുമാനത്തിലൂടെ മനസ്സിലാക്കിയാണ്, ഊഹത്തിലൂടെ മനസ്സിലാക്കിയാണ്, സ്വന്തം അനുഭവം വെച്ച്. എന്തുകൊണ്ട്? എന്റെ കൈയും കാലും എല്ലാം ചലിക്കുന്നു. എന്തുകൊണ്ട് ചലിക്കുന്നു? എന്റെ ഉള്ളിൽ ചൈതന്യമുള്ളതുകൊണ്ട്, എന്റെ ഉള്ളിൽ ബോധം സ്ഫുരിക്കുന്നതുകൊണ്ടാണ് ചലിക്കുന്നത്. എന്റെ ഉള്ളിലെ ബോധസ്ഫുരണം അവസാനിച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ കൈകാലുകളൊന്നും ചലിക്കുന്നില്ല. അപ്പൊ പ്രാണം വ്യാപാരത്തിന് അല്ലെങ്കിൽ കർമ്മത്തിന്, ക്രിയയ്ക്ക്, ഊർജ വ്യാപാരത്തിന് അതിന് പിന്നിൽ ചേതന, ബോധം അത് നിലനിൽക്കണം. ആ ചേതനയുടെ, ബോധത്തിന്റെ, അറിവിന്റെ കാര്യമാണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് ജീവശരീരത്തിലിരുന്നു കൊണ്ട് ഒരു ജീവൻ അനുമാനിക്കാൻ കഴിയുന്നു. തന്റെ ശരീരവും മൃതശരീരവും കണ്ടിട്ട് ഊഹിക്കാൻ കഴിയുന്നു. മൃതശരീരം ചലിക്കണമെങ്കിൽ എന്ത് വേണം? അത് ചലിക്കണമെങ്കിൽ, അതിന്റെ പാണിപാദങ്ങളെല്ലാം ചലിക്കണമെങ്കിൽ ചൈതന്യമുള്ള ഒരുവൻ ചലിപ്പിക്കണം. അല്ല, അതിന്റെ ഉള്ളിലിരുന്ന് ചേതനൻ ചലിപ്പിക്കാത്തിടത്തോളം കാലം അത് നിശ്ചലമായിരിക്കും. ഇത് ചലനത്തെ ആത്മനിഷ്ഠമായി, അതായത് തന്നിൽ തന്നെ കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുന്ന ഒരു നിയമമാണ് കർമ്മവും അറിവും തമ്മിലുള്ള ബന്ധം. ഇത് ഉറപ്പായി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ചലനങ്ങൾ ജഡചലനമെന്ന് നമ്മൾ കരുതുന്നില്ല. പരമാണുക്കൾ വരെയുള്ള, അതിൽ വരെ സംഭവിക്കുന്ന ചലനങ്ങൾ, നമ്മളതിനെല്ലാം ജഡത്തിന്റെ ചലനമെന്നാണ് പറയുന്നത്. ആ ചലനത്തിന് അതിന്റെ പിന്നിലൊരു ചൈതന്യം, ചേതന, അറിവ് ഉണ്ടായാലേ പറ്റൂ എന്ന് അനുമാനത്തിലൂടെ ഊഹിക്കാം. അതിനാണ് ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. അതാണ് ജ്ഞേയ ശക്തി സദ്ഭാവ നിമിത്തസ്വ കാര്യായി ജ്ഞേയ സദ്ഭാവലിംഗാനി. ഇതെല്ലാം ജ്ഞേയ സദ്ഭാവം അതിന്റെ അടയാളങ്ങളാണ്, അതിന്റെ ഹേതുക്കളാണ്. ജ്ഞേയമായിരിക്കുന്ന പരമാത്മാവാണ് കർമ്മപ്രേരകമായി സർവക്ഷേത്രങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിന് ലിംഗം, അടയാളം, ഹേതുവാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം, ഈ ക്രിയകളെല്ലാം, പാണിപാദങ്ങളുടെ പ്രവർത്തനങ്ങൾ. ജ്ഞേയസീതി ഉപചാരത ഉച്ചയന്തി. ജ്ഞേയത്തിൻ്റേതാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ, സർവപ്രാണിപാദങ്ങളും അവൻ്റേതാണ് എന്ന് പറയുമ്പോൾ, അറിവിൽ നിന്നും പൊട്ടി മുളച്ച് വന്ന അതിന്റെ ഭാഗങ്ങളാണ് അവയവങ്ങളാണെന്നും ധരിക്കരുത്. വികാരങ്ങൾ സംഭവിക്കുന്ന ഈ അവയവങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് വികാരങ്ങൾ സംഭവിക്കുന്നതാണ് അറിവെന്ന് ധരിച്ചു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പറയുന്നു ജ്ഞേയസ്യ എന്ന് പറഞ്ഞാലും, ജ്ഞേയമായിരിക്കുന്ന പരമാത്മ ചൈതന്യവും ഈ ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം ഭൗതികമായ, ലൗകികമായ രണ്ട് വസ്തുക്കൾ കാണുന്ന പോലെയുള്ള ബന്ധമല്ല. അതാണ് ജ്ഞേയസ്യ എന്ന് ഷഷ്ടി വിഭക്തി ബന്ധത്തെ കാണിക്കുന്ന വിഭക്തി ഇവിടെ ഗുണാർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ ക്ഷേത്രം, ആ ക്ഷേത്രജ്ഞനിൽ പരമാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ലാതെ, പരമാർത്ഥത്തിൽ അതിനൊരു കളങ്കവും വരുത്താതെ ആ ക്ഷേത്രജ്ഞന്റെ സന്നിധിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാന്തം കൊണ്ട് ഇരുമ്പ് ചലിക്കുന്നത് പോലെ, അതുകൂടി മനസ്സിലാക്കണം എന്നാണ്. തഥാ വ്യാഖ്യയും അന്യത്, ഇതുപോലെ എങ്ങനെയാണോ പാണിപാദങ്ങളുടെ പ്രവർത്തനം, അതുപോലെ ബാക്കിയുള്ളത്. സർവത പാണിപാദം തജ്ഞയും സർവതോക്ഷി ശിരോമുഖം. സർവ അക്ഷി, സർവശിരസ്, സർവമുഖം, വായ, ഇതെല്ലാം ആ പരമാത്മാവിൻ്റെതാണ്. എന്നുവെച്ചാൽ സർവ കണ്ണുകളിലൂടെയും കാണുന്നത് ആ പരമാത്മാവ് തന്നെ. സർവ ശിരസ്സുകളും ധരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെ. സർവ വായിലൂടെയും ഭക്ഷിക്കുന്നത് ആ പരമാത്മാവ് തന്നെ. സർവത്രാക്ഷീണി ശിരാംസി മുഖാനി ചൈസ്യ ത തത് സർവദോക്ഷി ശിരോമുഖം. അതുകൊണ്ട് ഇത് അജ്ഞേയമാണ്, ഇത് അസത്താണ്, ഇങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതാർക്കും പിടികിട്ടാത്ത ഒരു വസ്തുവായി തീരും. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ വയ്യ, ശബ്ദങ്ങൾ വെളിപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞ് മനസ്സ് മടുത്തു പോകേണ്ട കാര്യമില്ല. അതിന് സമാധാനമായിട്ടാണ് ഇത് പറയുന്നത്. സർവദോക്ഷി ശിരോമുഖം, സർവാക്ഷികളും സർവശിരസുകളും എന്നിവയുടെ സർവ്വ അവയവങ്ങളും അതിൻ്റെതാണ്. സർവദ ശ്രുതിമത് ശ്രുതി ശ്രവണം ശ്രവണേന്ദ്രിയം, എല്ലാ ചെവികൾ കൊണ്ട് കേൾക്കുന്നതും അത് തന്നെയാണ്. രണ്ടു തരത്തിൽ പറയാം. ഇവിടെ സർവ കണ്ണുകൊണ്ട് കാണുന്നതും അതിനെ തന്നെ എന്ന് പറഞ്ഞാലും ശരി തന്നെ. സർവ കണ്ണിലൂടെ കാണുന്നതും അതിനെ തന്നെ, അങ്ങനെയും പറയാം. സർവ കാഴ്ചകൾക്കും വിഷയമായിരിക്കുന്ന അതാണെന്ന് പറയും ചെറുത്. അവിഷയമായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെ സർവകാഴ്ചയ്ക്കും വിഷയമായിരിക്കും. സർവരും കാണുന്നത് അതിനെ തന്നെ. പ്രതിബോധവിദിതം മതം എന്ന് പറയുന്ന അതാണ്. മറ്റൊരു തരത്തിൽ പറയുന്നത് എന്താണ്? സർവ കണ്ണിലൂടെയും കാണുന്നത് അവൻ തന്നെയാണ്. അപ്പൊ കണ്ണിന്റെ മുമ്പിലും കണ്ണിന്റെ പിമ്പിലും അവൻ തന്നെയാണ്. കണ്ണിന് വിഷയമായിരിക്കുന്നതും കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്നതും അവൻ തന്നെ. രണ്ടും ശ്രുതി പറയും. പശ്യത്യജക്ഷു ശൃണോത്യകർണ എന്നെല്ലാം പറയും. ആ കണ്ണുകൊണ്ട് കാണുന്നവൻ തന്നെ കണ്ണില്ലാതെയും കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നവൻ തന്നെ ചെവിയില്ലാതെ കേൾക്കുന്നു എന്നും പറയും. അപ്പൊ സർവത്തിലൂടെയും കാണുന്നതും ആ പരമാത്മാവ് തന്നെ, സർവ കാഴ്ചകളും ആ പരമാത്മാവ് തന്നെ, രണ്ടു തരത്തിലും പറയാം. പിന്നെ ഇത് വാക്കിനും മനസ്സിനും വിഷയമല്ല എന്ന് പറയുന്നതിന് പരിഹാരമായി ശ്രുതിമത് ശ്രുതി ശ്രവണേന്ദ്രിയം. അപ്പൊ ഇവിടെ എന്താണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്? ഈശ്വരന്റെ സർവാത്മഭാവത്തെ കാണിക്കുകയാണ്. ഒരു തരത്തിൽ പറയുന്ന എന്താണ്? ഈ പ്രപഞ്ചം മിഥ്യയാണ്, പരമാർത്ഥത്തിലില്ലാത്തതാണ് എന്നൊരു തരത്തിൽ പറയും. ഇതും അദ്വൈതം തന്നെ. അദ്വൈതമല്ലാത്ത ഒന്നല്ല, പലരും അദ്വൈതമൊന്ന് ധരിച്ചിരിക്കുന്നത്, പക്ഷെ ഇത് മാത്രമൊന്നാണ്. ഈ പ്രപഞ്ചമില്ലാത്തതാണ്, പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നത് മാത്രമാണ് അദ്വൈതമൊന്നാണ് ധരിച്ചിരിക്കുന്നത്. അതേ അദ്വൈതത്തിൽ തന്നെയാണ് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം ആ പരമാത്മാവ് തന്നെ, അതും അദ്വൈതം തന്നെ. അത് പറയുന്നുണ്ടോ അദ്വൈതത്തിന് ഹാനിയൊന്നും വരത്തില്ല. ഇതെല്ലാം അത് തന്നെയാണ് എന്നും പറയുന്നു. അതാണ് ഇവിടെയും പറയുന്നത്. യസ്യ തത് ശ്രുതിമത് ആ ശ്രവണേന്ദ്രിയം ആർക്കാണുള്ളത്? അതാണ് പരമാത്മാവ്. ലോകേ പ്രാണിനികായേ സർവം ആവർത്തിയ സർവം വ്യാപ്യ തിഷ്ഠതി സ്ഥിതി നഭതി. അതാണ് പറയുന്നത് രണ്ടാമത്. ഒന്ന് പറയുന്ന എന്താണ്? ഇതിനൊക്കെ അപ്പുറം നിൽക്കുന്നത്. മറ്റൊന്ന് പറയുന്ന എന്താ? ഇതെല്ലാം ആയി നിൽക്കുന്നു. രണ്ടും അദ്വൈതം തന്നെ. ഇതെല്ലാം ആയി നിൽക്കുന്നത് ആ പരമാത്മാവാണെന്ന് പറഞ്ഞാണ് അദ്വൈതം തന്നെ. പക്ഷെ അതിനൊരു വ്യത്യാസമാണ്. ഇതിന് ഇതെല്ലാം ആയി നിൽക്കുന്നെന്ന് പറയുമ്പോൾ ഇതെല്ലാം കാണുന്നവനും പരമാത്മാവിനെ കാണുന്നില്ല. അതിനൊരു ന്യൂനത. ഇതെല്ലാം കാണുന്നുണ്ട്, പക്ഷേ പരമാത്മാവിനെ കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആയി നിൽക്കുന്നവനാണ് പരമാത്മാവെന്ന് പറയുമ്പം ആ കാഴ്ച ഒരു വേറിട്ട കാഴ്ചയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ല. ആണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. അതാണ് ലോകേ പ്രാണിനികായി. അതാണ് ഇവിടെ പറയുന്നത്. ഈ പ്രാണിശരീരങ്ങളിൽ സർവം ആവൃത്തിയ സർവം വ്യാപ്യ, ഓരോ ശരീരങ്ങളെയും വ്യാപിച്ച് തിഷ്ഠതി സ്ഥിതി ലഭതി, വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ സർവാത്മഭാവം അല്ലെങ്കിൽ സർവാത്മബോധം അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സർവാത്മബോധമുള്ളവൻ എങ്ങനെ കാണുന്നു ഈ പ്രപഞ്ചത്തെ? പ്രപഞ്ചമായ സത്യമാണോ അതേ മിഥ്യയാണോ? അയാൾ ആ പ്രപഞ്ചത്തെ പരമാർത്ഥമായി കാണുന്നു, പ്രപഞ്ചത്തെ മിഥ്യയായും കാണുന്നു, രണ്ടു തരത്തിലും കാണും. ആ രണ്ട് കാഴ്ചകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ പ്രപഞ്ചത്തിൽ സർവം ആവർത്തിയ സർവത്തെയും വ്യാപിച്ചു നിൽക്കുന്ന ആ പരമാത്മാവിനെ കാണുമ്പോൾ അയാളെ സംബന്ധിച്ച് പരമാത്മാവ് മാത്രമേ ഉള്ളൂ, ഏകനായ സർവവ്യാപിയായ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. അവനവിടെ പ്രപഞ്ചത്തിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് അവിടെ പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്നത്. മണ്ണിനെ മണ്ണായിട്ട് കാണുന്നു, കുടമായിട്ട് കാണുന്നു എന്ന് പറയുന്ന പോലെയുള്ള വ്യത്യാസം. മണ്ണിനെ ഒരാൾ മണ്ണെന്നുള്ള ഭാവം വിസ്മരിച്ച് വർണ്ണജാലങ്ങളൊക്കെ ഉള്ള ഒരു കുടമായിട്ട് കണ്ടുകഴിഞ്ഞാൽ, ഒരു പാത്രമായി കണ്ടുകഴിഞ്ഞാൽ, ആ പാത്രത്തിൻ്റെ ഭംഗിയെല്ലാം അയാൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകും. ആ കാഴ്ച എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും വേറിട്ട ഒരു കാഴ്ചയാണ്. ആ കാഴ്ച പരമാർത്ഥമല്ല. അയാളതിൻ്റെ തത്വത്തെ മണ്ണായിട്ട് തന്നെ ധരിക്കുമ്പോൾ അത് അതിൻ്റെ വർണ്ണങ്ങളെയും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി കാണുന്നതല്ല, അതിൻ്റെ സത്യം എന്താണെന്നറിയാൻ വേണ്ടി അങ്ങനെ പരിശോധിക്കുന്ന ഒരാൾ പലരും പല രീതിയിലാണ് ഇത് കാണാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ പാത്രത്തിൻ്റെ വാസ്തവസ്ഥിതി എന്താണെന്ന് അതാണ് വിവേകി. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ അയാളതിനെ മണ്ണായിട്ട് തന്നെ കാണും. വയളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ പാത്രം മണ്ണ് തന്നെയാണ്. മണ്ണെന്നുള്ള നിലയ്ക്കോ സത്യമാണ്, പാത്രം എന്നുള്ള നിലയ്ക്കോ സത്യമല്ല. അതാണ് സത്യമായും മിഥ്യയായും കാണുന്നു പറഞ്ഞത്. അതുപോലെ ഇവിടെ സർവം ആവർത്തിയ സർവം വ്യാപിച്ച് പരമാത്മാവ് തിഷ്ഠതി സ്ഥിതി ലഭതേ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്ന ഇവിടെ തത്വസാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെയാണ് വിവേകി ഈ പ്രപഞ്ചത്തെ കാണുന്നത്. അതുകൊണ്ട് വിവേകിയെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യായം തന്നെ, കാരണം അതങ്ങനെ കാണുന്നു. പാത്രത്തെ മണ്ണായി കാണുന്ന വലിയൊരു അത്ഭുതമൊന്നുമല്ല, പരമാർത്ഥമായതുകൊണ്ട് തന്നെ അതിൽ യാതൊരു അത്ഭുതവുമില്ല. അതാണ് തികച്ച് സ്വാഭാവികം. സ്വാഭാവികമല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ അത്ഭുതമെന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മദർശനത്തിൽ വിവേകിയെ സംബന്ധിച്ച് ഒരു അത്ഭുതമില്ല, തികച്ച് സ്വാഭാവികം. ഏറ്റവും സ്വാഭാവികമായ അനുഭവമാണ് ആത്മദർശനം, ആ സർവാത്മഭാവം. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. സർവദ പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം സർവദ ശ്രുതിമന് ലോകേ സർവം ആവൃത്യ തിഷ്ഠതി. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ ഗുണം ഗുണഭോക്തൃചാഹ. ഉപാധിഭൂത പാണിപാദാദി ഇന്ദ്രിയാധ്യാരോപണാ ജ്ഞേയസ്യ തദ്വത്വശങ്കാം മാ ഭൂതിത്യേവം അർത്ഥം ശ്ലോകാരംഭ. ഇവിടെ പറഞ്ഞു ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിന്റെ ഉപാധികളാണ്. ഉപാധി എന്ന് പറയുമ്പോൾ കാണുന്നവന് പ്രകടമായി കാണുന്ന ഭാവങ്ങൾ. അപ്പൊ കാണുന്നവരാണ് ജീവൻ. ആ ജീവന് പ്രകടമായി കാണുന്ന ഭാവങ്ങളാണ് കൈയും കാലും തലയും എല്ലാം. അതാണ് ഉപാധികൾ. ഉപാധികളായിരിക്കുന്ന എന്താണ്? പാണിപാദാദി ഇന്ദ്രിയ അധ്യാരോപണ. തനിക്ക് അനുഭവ വിഷയമായിരിക്കുന്ന ഇതെല്ലാം തന്നെ തന്നെ ആരോപിച്ചിരിക്കുകയാണ്. ആരോപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് കൽപ്പിക്കുന്നതും. അതുകൊണ്ട് ജ്ഞേയസ്യ തദ്വത്വ ആശങ്ക. അതുകൊണ്ട് ആ പരമാത്മാവും പരമാർത്ഥത്തിൽ ഈ പാണിപാദങ്ങളോട് കൂടിയവനാണ്. എന്നുവെച്ചാൽ വികാരങ്ങൾ ഉണ്ടാകുകയും ക്ഷയിക്കുകയും നശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പാണിപാദങ്ങളോട് കൂടിയവനാണോ ആ പരമാത്മാവ്? തദ്വത്വം, പരമാത്മാവിനും ഇതൊക്കെ ഉണ്ടോ? ഇതിന് വികാരങ്ങൾ വരുമ്പോൾ തന്നിനും വികാരം വരുന്നു. ഈ വികാരങ്ങൾക്കെല്ലാം വിധേയനായി തീരുന്നതാണോ ആ പരമാത്മാവ്? ഓ, അങ്ങനെയാണെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്താ ബന്ധം? ജീവനും കൈകാര്യങ്ങളുണ്ട്, ഈശ്വരനും കൈകാര്യങ്ങളുണ്ട്. അപ്പോൾ ജീവനും ഉണ്ട് ജനന മരണങ്ങൾ, ഈശ്വരനും ജനന മരണങ്ങളുണ്ടെന്ന് വരും. നമ്മൾ കൈകാര്യങ്ങളോട് കൂടിയവനെന്ന് പറയുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭാവവികാരങ്ങളെല്ലാം ഈശ്വരനും ഉണ്ടോ? ഈശ്വരനും ഇതിനെല്ലാം അധീനനാണോ എന്നുള്ള ശങ്ക ഉണ്ടാകാം. മാഭൂ, അത് വരാൻ പാടില്ല. ഇത്യവിമർത്ഥം ശ്ലോകാരംഭം. അതുകൊണ്ട് തന്നെ അടുത്ത ശ്ലോകത്തിൽ അത് വ്യക്തമാക്കുകയാണ്. എന്താണ്? സർവേന്ദ്രിയ ഗുണാഭാസം സർവാണിച്ച താനീന്ദ്രിയാണി ശ്രോത്രാദീനി ബുദ്ധീന്ദ്രിയ കർമ്മേന്ദ്രിയാഖ്യാനി അന്ധക്കർണേജ ബുദ്ധിമനസി ജ്ഞേയ ഉപാധിത്വസ്യ തുല്യത്വ സർവേന്ദ്രിയ ഗ്രഹണീന ഗൃഹ്യന്തി. സർവേന്ദ്രിയ ഗുണാഭാസം. സർവേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ എടുക്കണം. സർവേന്ദ്രിയ ഗുണാഭാസ സർവാണിജ താനി ഇന്ദ്രിയാണ്. ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ശ്രോത്രാദീനി, ശ്രോത്രാദീന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ബുദ്ധീന്ദ്രിയ, കർമ്മേന്ദ്രിയ അഖ്യാനി. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെയും എടുക്കണം. അന്ധക്കരണേജ ബുദ്ധിമനസ്സി, അന്ധക്കരണത്തിലെ എടുക്കണം. അതിന് പ്രധാനമായി വരുന്ന രണ്ട് ഭാഗങ്ങളാണ് ബുദ്ധിയും മനസ്സും. ഇതെല്ലാം എന്താണ്? ജ്ഞേയ ഉപാധിയാണ്. ജ്ഞേയ ഉപാധി എന്ന് പറയുന്നുണ്ട് കൈ കാല് ഇതിനെ മാത്രം എടുക്കണ്ട, ആന്തരികമായിരിക്കുന്ന അന്ധക്കരണത്തെയും എടുക്കും. ജ്ഞേയ ഉപാധി ത്വസ്യ തുല്യത്വ, ഇത് ജ്ഞേയ ഉപാധിയാണ്. സർവേന്ദ്രിയ ഗ്രഹണീന ഗ്രഹീന്ദ്രി, ഇതെല്ലാം സർവേന്ദ്രിയം എന്നുള്ളതുകൊണ്ട് ഇവിടെ എടുക്കാം. സർവേന്ദ്രിയ ഗുണാഭാസം. അപ്പോൾ സർവേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും എടുക്കണം. അഭിജ അന്ധക്കരണ ഉപാധിദ്വാരേണൈവ ശ്രോത്രാദീനാം അഭിബാധിത്വം. ഈ ജീവന് ഈ കൈകാലുകൾ ഇത് ഇവിടെ പ്രവർത്തിക്കുന്ന എന്തിലൂടെ? അന്ധക്കരണത്തെ ആശ്രയിച്ചാണ്. അന്ധക്കരണമെന്ന് പറയുന്ന ഈ ഉപാധിയെ സ്വീകരിച്ചുകൊണ്ടാണ് ശ്രോത്രാദി ഉപാധികൾ പ്രവർത്തിക്കുന്നത്. ഇത്യതഃ അന്ധക്കരണ ബഹിഷ്കരണ ഉപാധിഭൂതൈഹി സർവേന്ദ്രിയ ഗുണൈഹി അധ്യവസായ സങ്കല്പ ശ്രവണ വചനാദിഭി അവഭാസതൈരി സർവേന്ദ്രിയ ഗുണാഭാസം. പറയുന്നു സർവ ഇന്ദ്രിയ ഗുണങ്ങളിലൂടെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് പരമാത്മ ചൈതന്യം തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. സർവ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളിലൂടെ വാസ്തവത്തിൽ ഇവിടെ ലോകത്ത് പ്രകടമാകുന്നത് എന്താണ്? ഈശ്വര സാന്നിധ്യമാണ് പ്രകടമാകുന്നതെന്നാണ്. എന്നാലും ജീവനത് ഈശ്വര സാന്നിധ്യമായി ഗ്രഹിക്കുന്നില്ല. ഇതിന്റെ പ്രകടനങ്ങളെ അവൻ ഗ്രഹിക്കുന്നു ഇന്ദ്രിയങ്ങൾ, പക്ഷെ അതാണ് ഈശ്വര സാന്നിധ്യം എന്ന് അവന് ബോധ്യപ്പെടുന്നില്ല. അതിവിടെ വ്യക്തമായി പറയുകയാണ്. സർവേന്ദ്രിയ ഗുണൈഹി എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അധ്യവസായം, നിശ്ചയം, ബുദ്ധിയുടെ പ്രവൃത്തിയാണ്, സങ്കല്പം, മനസ്സിന്റെ പ്രവൃത്തിയാണ്, ശ്രവണം, ശ്രവണേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്, വചനം, വാഗേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ് ഇത്യാദി ഭീ. ഇതിന്റെ എല്ലാം ഈ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളിലൂടെ അവഭാസതെ, അവഭാസനം ചെയ്യുന്നു, വ്യക്തമായി പ്രകടമാകുന്നു. എന്താണ് ഈശ്വര ചൈതന്യം, ഈശ്വര സാന്നിധ്യം. അടുത്ത് പറയും എന്താണ്? ഈശ്വരൻ ഹൃദയത്തിലിരുന്നു കൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ഈശ്വരന്റെ തന്നെ പ്രവൃത്തികളാണ്. ബ്രാഹ്മയൻ സർവഭൂതാനി, സർവപ്രാണികളെയും അവൻ തന്നെയാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രവൃത്തികൾ തന്റേതാണ് എന്നുള്ള ബോധം കൊണ്ടാണ് ഈശ്വര ബോധമുണ്ടാകാത്തത്. മറിച്ച് ഇവിടെ ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നത് എന്താണ്? ഈ കാണലും കേൾക്കലും മറ്റ് സർവപ്രവൃത്തികളും അന്തക്കരണ വ്യാപാരങ്ങളും സർവവും ഈ ശരീരത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈശ്വരൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സർവ ഇന്ദ്രിയ ഗുണങ്ങളിലൂടെയും ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയും അവഭാസിക്കുന്നത് ഈശ്വരന്റെ ചൈതന്യമാണ്. ഇവിടെയെല്ലാം ഈശ്വരന്റെ സാന്നിധ്യത്തെയാണ് ഒരു വിവേകിക്ക് അനുഭവപ്പെടുന്നത്. അറിയുന്ന എന്താണ്? ഇത് താൻ ചെയ്യുന്നു എന്നല്ല, ഇതിനോടെല്ലാം സ്വയം വലിഞ്ഞു കയറി താതാത്മ്യപ്പെട്ടിട്ട് ഇതെല്ലാം തന്റെ പ്രവൃത്തി എന്നല്ല അവൻ അറിയുന്നത്. ഇതാണ് സർവാത്മഭാവം എന്ന് പറയുന്ന ജ്ഞാനിയുടെ. ഇതെല്ലാം ഈശ്വരന്റെ പ്രവൃത്തി എന്നാണ്. അതെങ്ങനെ അറിയാൻ പറ്റും? താൻ ജീവനായി നിന്നുകൊണ്ട് ഈ പ്രവൃത്തികളെ ഈശ്വരന്റെ പ്രവൃത്തിയായിട്ട് നോക്കിക്കാണണോ? അങ്ങനെയല്ല, സ്വയം തന്നെ ആ ഈശ്വരഭാവത്തെ പ്രാപിച്ചുകൊണ്ട് ഈശ്വര പ്രവൃത്തിയായി അവൻ ധരിക്കുന്നു. അല്ലെ, താൻ ജീവനായിരിക്കുന്നിടത്തോളം കാലം തന്റെ പ്രവൃത്തിയായി അറിയാൻ പറ്റും. ഈ സർവാത്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്നവൻ, ആ ഈശ്വരഭാവത്തിൽ എത്തി നിൽക്കുന്നവൻ അറിയുന്നു എന്താണോ, ഇതെല്ലാം ഈശ്വരീയമായ പ്രവൃത്തികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവന് പിന്നീടൊന്നും ഗ്രഹിക്കേണ്ടതായിട്ടുമില്ല, പിന്നീടൊന്നും ത്യജിക്കേണ്ടതായിട്ടുമില്ല, രണ്ടും. അവിടെ ഹേയമായിട്ട് ത്യാജ്യമായിട്ടൊന്നും തന്നെ ഇല്ല, ഉപാധേയമായിട്ട് സ്വീകാര്യമായിട്ട് അങ്ങനെയൊന്നും. എന്തുകൊണ്ട്? ഇത് ഈ ഗുണാഭാസം അത് ഈശ്വരാഭാസം തന്നെയാണ് എന്നവൻ ധരിക്കുന്നു. അത് ഒരു സാധകന് ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിർദ്ദേശിക്കുകയാണ്. സർവേന്ദ്രിയ വ്യാപാരേഹി വ്യാപൃതം ഇവ തജ്ഞേയം ഇത്യർത്ഥം എന്ന് മനസ്സിലാക്കുക. സർവ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയും ഒരു ജീവനിൽ തന്നിൽ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച് വിവിധ കർമ്മങ്ങളും വിവിധ തരത്തിലുള്ള ബോധവും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സർവേന്ദ്രിയ വ്യാപാരേഹി വ്യാപൃതം, ആ പരമാത്മാവ് തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നതുപോലെ മനസ്സിലാക്കണം. വ്യാപൃതം ഇവാന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അവൻ ആ ഈശ്വരഭാവത്തെ പ്രാപിക്കാത്തടത്തോളം കാലം അവനത് പറയാൻ കഴിയത്തില്ല, ഇതാ ഇവിടെ പരമാത്മാവാണ് പ്രവർത്തിക്കുന്നത്, ഞാനല്ല. പക്ഷേ അവൻ അജ്ഞനായിരിക്കുമ്പോഴും അവന് മനസ്സിലാക്കാം എന്താണോ, ഇത് അതുപോലെയാണ്, ആ പരമാത്മാവിന്റെ പ്രവർത്തനം പോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാർത്ഥത്തിൽ അത് പരമാത്മാവിന്റെ പ്രവർത്തനമാണെങ്കിലും തന്റെ അജ്ഞത കൊണ്ട് തനിക്കത് അതായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, തന്റേതായിട്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ധ്യായ തീവ ലേലായ തീവ ഇതി ശ്രുതേഹി. നേരത്തെ പറഞ്ഞല്ലോ നിർഗുണമാണ്, അത് പരമാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അജ്ഞനായ ഒരുവിനോട് പറയുന്നു ഇതെല്ലാം പരമാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ പരമാത്മാവിന്റെ തലത്തിലേക്ക് കടക്കുകയോ ആ തലത്തിൽ ഇതിനെ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. മറിച്ച് പരമാത്മാവിനെ കൂടി അവൻ തന്റെ നിലയിലേക്ക് വലിച്ചു താഴ്ത്തും. എന്നിട്ടവൻ ധരിക്കും, എന്താണ്, എന്നെപ്പോലെ ഇരിക്കുന്ന ഒരുവനാണ് പരമാത്മാവെന്നും ധരിക്കും. എന്റെ ഗുണവിശേഷങ്ങളെല്ലാം ഉള്ള ഒരാളാണ് ഈശ്വരൻ എന്ന് ധരിച്ചു കളയും. തന്റെ നിലയിലേക്ക് അവൻ താഴ്ത്തി ധരിക്കും. അതുകൊണ്ട് എപ്പോഴും എന്താണ്, അങ്ങനെ ഒരു ധാരണ വരാതിരിക്കാൻ വേണ്ടി ആ പരമാർത്ഥത്തെ കൂടി പറയുകയാണ്. അതാണ് ബൃഹദാരണ്യ മനുഷ്യർ പറയുന്നത്, ധ്യായ ദീവ ലേലായ ദീവ മനോവ്യാപാരങ്ങൾ. അതിനാണ് ധ്യായതി എന്ന് പറയുന്നത്. ലേലായ ദീവ മറ്റു കർണ വ്യാപാരങ്ങൾ, മൊത്തം ശരീരത്തിലെ പാണിപാദങ്ങളുടെ പ്രവൃത്തികളാകാം, അന്ധകരണത്തിന്റെ ബോധപരിണാമങ്ങളാകാം. ഏതായാലും എന്താണ്, ഒരു തലത്തിൽ അതൊന്നും സംഭവിക്കുന്നേയില്ല. ആ ഒരു ബോധം കൂടി ഉണ്ട് തത്വജ്ഞൻ. അജ്ഞനോട് പറയുകയാണ് ഇതെല്ലാം ഈശ്വരന്റെ പ്രവൃത്തിയാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ പ്രവൃത്തികളെ തന്റെ പ്രവൃത്തികളാണ് ഈശ്വരന്റെ എന്ന് ധരിച്ചു പോകും. അവന്റെ ചിന്ത കേവലം പ്രവൃത്തിയുടെ മണ്ഡലത്തിൽ മാത്രം നിൽക്കും. തത്വജ്ഞാനിക്കാണെങ്കിലോ ഈശ്വരന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ പ്രവൃത്തി ശൂന്യമായ അവസ്ഥ, ആ അവസ്ഥയും അയാൾക്ക് അവസ്ഥയും അയാളെ ധരിക്കുന്നു. അതാണ് ധേയതി ധ്യായതി ഇവ എന്നുള്ള ശബ്ദം പ്രയോഗിച്ച് ലേലായതി ഇവ എന്ന് പറഞ്ഞു. ഒരേ സമയം തന്നെ ഇത് നിർഗുണമായ ഭാവത്തിൽ നിശ്ചലമായും സഗുണമായ ഭാവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ്. ഇതിനെ വൈരുദ്ധ്യമില്ലാതെ മനസ്സിലാകുന്നതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് വിരുദ്ധമായി തോന്നുന്ന രണ്ടാശയങ്ങൾ എന്താണ്, അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല, തദേജതി തന്നേജതി. ഇത് നമുക്ക് വിരുദ്ധമായി മനസ്സിലാക്കാൻ പറ്റൂ, കാരണം നമ്മുടെ ബുദ്ധി ജീവന്റെ ബുദ്ധി അങ്ങനെയാണ്. അതിൽ വരുന്ന ആ വൈരുദ്ധ്യത്തെ പരിഹരിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവൻ തത്വജ്ഞാനിയായി. അതാണ് ഈശ്വരന്റെ സഗുണ നിർഗുണ ഭാവങ്ങളെന്ന് പറയുന്നത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല, മറിച്ച് അത് രണ്ടും ഒന്നിന്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ് എന്ന് ധരിക്കുന്നതിന് വേണ്ടി ഇത് പറയുകയാണ്. അപ്പോൾ തത്വജ്ഞൻ വിവേകി എങ്ങനെ ഗ്രഹിക്കുന്നു, സർവ ഇന്ദ്രിയങ്ങളിലൂടെയും ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ സദാ നിർഗുണനായും നിരാകാരനായും നിഷ്പ്രപഞ്ചനായും ഇരിക്കുന്നു. നിഷ്പ്രപഞ്ചനായിരിക്കുന്ന ആ പരമാത്മാവിന്റെ പ്രപഞ്ചനമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതറിയുമ്പോൾ അറിവ് പൂർണ്ണമായി. പിന്നെ അവിടെ തമ്മിലടിക്കേണ്ട കാര്യമില്ല, തത്വം പറഞ്ഞിട്ട് വഴക്ക് കൂടേണ്ട കാര്യം വരുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ധ്യായ ദീവ ധ്യാനിക്കുന്നത് പോലെ, മനസ്സ് വ്യാപരിക്കുന്നത് പോലെ, ലേലായ ദീവ കർണങ്ങൾ വ്യാപരിക്കുന്നത് പോലെ, ഇത് ശ്രുതേഹി. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അപൂർണമായി പോകും. ഈശ്വരനെ നിർഗുണ നിരാകാരമായി നമ്മളങ്ങ് ധരിച്ചു എന്നിരിക്കട്ടെ, എന്താണ് ആ ധാരണ എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിന്റെ വെറും ഒരു ഭാവന കൽപ്പന മാത്രം, നമ്മുടെ മനസ്സിന് ഒരിക്കലും പിടികിട്ടാത്ത ഒരു കൽപ്പന. അതിനെ സഗുണ സാകാരമായി കൽപ്പിച്ചു തന്നിരിക്കട്ടെ, അത് നമ്മുടെ ലൗകികമായ ഭാവനകളെല്ലാം കൂടി ചേർന്ന വളരെ പരിമിതമായ പരിച്ഛിന്നമായ ഒരു കൽപ്പന. ഈ രണ്ട് കൽപ്പനകളും ഇന്നും എന്തുവരും, പരസ്പരം വിരോധം വരും. അതുകൊണ്ടാണ് ആൾക്കാർ തമ്മിലടിക്കുന്നത്, അത് നിർഗുണമാണ് അത് സഗുണമാണ് ഇങ്ങനെ പറഞ്ഞിട്ട്. ചെല് പറയും നിർഗുണമെന്ന് പറയുന്നതാണ് കേമം, ചെല് പറയുന്നു അല്ല സഗുണമെന്ന് പറയുന്നതാണ് കേമം, ചെല് പറയുന്നു ഭക്തനെന്ന് പറയുന്നതാണ് കേമം, ചെല് പറയുന്നു അല്ല ജ്ഞാനി എന്ന് പറയുന്നതാണ് കേമം, ഇങ്ങനെ പറയും വിവരദോഷികൾ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടു ഭാവവും കാണിക്കുന്നത് ഗീതയിൽ. ഇവിടുത്തെ പറയുന്നു അത് സത്തെന്നോ അസത്തെന്നോ പറയാൻ സാധ്യമല്ല. തൊട്ടടുത്ത് എന്ന് പറയുന്ന എന്താണ്? സർവദോഷി ശിരോമുഖം. ഇത് പരസ്പര വിരുദ്ധമാണെന്ന് പറഞ്ഞെങ്കിൽ ഇതേക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാഹ്യമായി ആധ്യാത്മിക ദൃഷ്ടിയിലല്ലാതെ ഇതിനെയൊക്കെ പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെയും തോന്നും. അവരുടെ കുറ്റമല്ല. അതിന് ശാസ്ത്രത്തിൽ പറയും ദൃഷ്ടിനാശം എന്ന് പറയും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വരാം, വിരോധം കാണാം. അല്ല, അതിനെ സമ്മീക്കായ ഒരു ദൃഷ്ടിയിലൂടെ കാണുകയാണെങ്കിൽ ഇതിന് വിരോധമൊന്നുമില്ല. ആരുടെയും പക്ഷം പിടിക്കേണ്ട കാര്യം, സഗുണത്തിന്റെ പക്ഷമോ നിർഗുണത്തിന്റെ പക്ഷമോ ഒന്നും പിടിച്ച് വാദിക്കേണ്ട കാര്യം ഇവിടെയില്ല. അതുകൊണ്ട് ഒന്ന് മാത്രം പറയരുത്, അതാണ് അടുത്ത് പറയുന്നത്. കസ്മാത്തുനക്കാരന എന്ന വ്യാപൃതമേവേദി. ഒരു പക്ഷം മാത്രം എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അങ്ങനെ സ്വീകരിച്ചൂടി. ഈശ്വൻ എന്ന് പറഞ്ഞാൽ സർവകണ്ണിലൂടെയും കാണുന്നവൻ, സർവചെവിയിലൂടെയും കേൾക്കുന്നവൻ. ഈ ഒരു പക്ഷം മാത്രം എടുക്കുക, മറ്റങ്ങ് വിട്ടുകളയുക. അസത് തന്ന അസദുച്ചത എന്ന് പറയുന്ന ആ ഭാഗം അങ്ങ് വിസ്മരിച്ചാലോ? അത് വിസ്മരിച്ചുകൊണ്ട് ഇത് മാത്രം എടുക്കരുത്. എന്നുവെച്ചാൽ സഗുണം പറയുമ്പോൾ നിർഗുണത്തെ വിസ്മരിക്കരുത്, നിർഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ സഗുണം വിസ്മരിക്കരുത്. അത് സമന്വയിപ്പിക്കുന്നവനാണ് വിദ്വാൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കസ്മാത്തുനഃകാരണ എന്ന വ്യാപൃതം ഏവ, അതിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവം മാത്രമേ ഉള്ളൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇത് ഗൃഹദേത്തിദാഹ സർവേന്ദ്രിയ വിവർജിതം. അങ്ങനെ പറയാൻ ഗീതാകാരൻ അനുവദിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? സർവേന്ദ്രിയ വിവർജിതം, സർവകരണരഹിതം. ഈ സർവപ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവകണ്ണും സർവകാലും എല്ലാം കൊണ്ടിരിക്കുന്ന ഈ പരമാത്മാവ് തന്നെ സർവേന്ദ്രിയ വിവർജിതനായും ഇരിക്കുന്നു. എന്ന് വെച്ചാൽ നിർഗുണനായും ഇരിക്കുന്നു, ഒരിന്ദ്രിയങ്ങളും ഇല്ലാതെയും ഇരിക്കുന്നു, സർവകരണരഹിതം. ഇത് നിർഗുണത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി ശങ്കരാചാര്യർ കണ്ടുപിടിച്ച യുക്തിയല്ല, ഗീതാകാരൻ തന്നെ പറയുന്നതാണ്. സർവേന്ദ്രിയ ഗുണാഭാസം, സർവേന്ദ്രിയ വിവർജിതം, രണ്ടവസ്ഥയുണ്ട്. ഇത് രണ്ടിനെയും സമന്വയിപ്പിക്കുമ്പോഴാണ് ഈശ്വര തത്വത്തെക്കുറിച്ച് ഒരുവന് ഒരു സമനിലയുള്ള ഒരു ബോധമുണ്ടാകുന്നു, അല്ലെങ്കിൽ അത് പാക്ഷികമായ ബോധമായി പോകും. സർവേന്ദ്രിയ ഗുണാഭാസം, സർവേന്ദ്രിയ വിവർജിതം, അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃച. പൂർണമേവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ.